സഖ്യോർണനാഭിസ്തന്ദനോച്ചരേഖാഗ്നിക്ഷുദ്രാവിസ്ഫുലിംഗാവിച്ചരന്തി ഭൂതാനി വിച്ചരന്തി ശബ്ദപ്രമാണം, ശബ്ദത്തിന്റെ പ്രാമാണ്യം, അതിനെ കുറിച്ചാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. ഇത് അദ്വൈതത്തിന്റെ അടിത്തറയാണ്, ശബ്ദപ്രാമാണ്യം. ശബ്ദ പ്രാമാണ്യത്തെ അംഗീകരിച്ചില്ലെങ്കിൽ അദ്വൈതം എന്ന് പറയുന്ന ഒരു സിദ്ധാന്തത്തെ അംഗീകരിക്കാൻ കഴിയില്ല. സാധാരണ നമ്മൾ സാധാരണ ചിന്താഗതി അദ്വൈതത്തിന്റെ ചിന്താഗതിയും തമ്മിലുള്ള വ്യത്യാസം അതാണ്. സാധാരണ നമ്മുടെ ചിന്താഗതിയിൽ നമ്മൾ അംഗീകരിക്കുന്ന വ്യക്തി പ്രാമാണ്യമാണ്, ഒരു വ്യക്തിയുടെ പ്രാമാണ്യം. ഒരു കാര്യം നമ്മൾ അംഗീകരിക്കുകയും തിരസ്കരിക്കുകയും ചെയ്യുന്നത് ആ പറയുന്ന ആളിനോടുള്ള താല്പര്യം വെച്ചുകൊണ്ടാണ്. നമുക്കിഷ്ടമുള്ള ഒരാളാണ് ഒരു കാര്യം പറയുന്നതെങ്കിൽ നമ്മളത് കേൾക്കും, സ്വീകരിക്കും, അത് മുഖ്യമാണ്. മുൻവിധിയില്ലാതെ പറയുന്ന വിഷയത്തെക്കുറിച്ച് പുനരാലോചന ഇല്ലാതെ നമ്മളതങ്ങ് സ്വീകരിക്കും. ആ പറയുന്ന ആളിനെ നമുക്ക് ഇഷ്ടപ്പെടും, ആ പറയുന്ന ആളിനെ കുറിച്ച് നമുക്കൊരു ധാരണ വേണം, ഇയാളുടെ അറിവുള്ള ആളാണ്. അതിനപ്പുറം നമ്മൾ ചിന്തിക്കാറില്ല. അത് വ്യക്തിപരമാണ്. അദ്വൈതം അങ്ങനെയല്ല. അദ്വൈതം ശബ്ദപ്രാമാണ്യത്തെയാണ് പറയുന്നത്, വ്യക്തിക്കല്ല. അതുകൊണ്ടാണ് കൃഷിക്കാരൻ ഒരിക്കലും തന്നെ പ്രമാണമാക്കി കാണിക്കുന്നില്ല. ഞാൻ പറയുന്നു അതുകൊണ്ട് ഇത് ശരിയാണ്, ഇതെന്റെ അനുഭവമാണ്, അതുകൊണ്ട് ശരിയായി നിങ്ങൾ വിശ്വസിക്കണം, എന്നിട്ട് ഞാൻ പറയുന്ന പോലെയൊക്കെ ചെയ്യണം, അവസാനം എന്നെ പോലെ ആയിത്തീരാം, ഇതൊന്നും പറയുന്നില്ല. മറിച്ച് ശബ്ദപ്രാമാണ്യത്തെ പറയും. ശബ്ദത്തിലൂടെ ഈ തത്വത്തെ നിങ്ങൾ ഗ്രഹിക്കണം, വ്യക്തിയെ നോക്കേണ്ട കാര്യമില്ല. അത് ഏത് വ്യക്തിയിൽ നിന്നാണ് ആ ശബ്ദം വന്നത് അത് നോക്കേണ്ട കാര്യമില്ല. അതിന്റെ പിന്നിലൊരു വ്യക്തിയില്ല. ശരി, അതുകൊണ്ടല്ലേ പറയുന്നത് ശ്രുതി അനാദിയാണ്. നമുക്കറിയാം ഇതാരെങ്കിലും പറഞ്ഞതായിരിക്കും, പക്ഷെ അതിന് യാതൊരു പ്രാധാന്യവും ഇല്ല. ആര് പറഞ്ഞു എന്ന് പറഞ്ഞു അതിനെ പൂർണ്ണമായും അവഗണിച്ചിട്ടാണ് എന്താ പറയുന്നത്, ഇത് അനാദിയാണോ ശബ്ദം, ഒരാദിയില്ല, ഇങ്ങനെ ആദിയില്ലാതെ ഒരു വസ്തു ഉണ്ടാവും, കുലാലനില്ലാതെ മൺപാത്രം ഉണ്ടാവത്തില്ല. അപ്പോൾ ഉണ്ടാക്കേണ്ട ഒരാൾ വേണം, ശരി. അങ്ങനെയാണെങ്കിൽ ഈശ്വരന് ഇതെല്ലാം സൃഷ്ടിച്ച ഈശ്വരനല്ലേ, അതുകൊണ്ട് ഇത് ഈശ്വരന്റെ സൃഷ്ടി എന്ന് സ്വീകരിച്ചുള്ളൂ. എന്നാലും അവിടെ ഒരു വ്യക്തിയുടെ ആവശ്യമില്ല. അപ്പൊ നമ്മൾ വ്യക്തിയെ നോക്കേണ്ട കാര്യമില്ല. നമ്മൾ വ്യക്തിക്ക് അവിടെ പ്രാധാന്യം കൊടുത്തു കഴിഞ്ഞാൽ വ്യക്തിയെക്കുറിച്ചുള്ള നമ്മുടെ മനോഭാവം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ആശയങ്ങളും മാറും. വ്യക്തി നല്ലതാണെങ്കിൽ പറഞ്ഞതല്ല നല്ലത്, വ്യക്തി മോശമാണെങ്കിൽ പറഞ്ഞതല്ല മോശം. നമുക്കിഷ്ടമില്ലാത്ത വ്യക്തിയാണ് പറയുന്നതെങ്കിൽ നമ്മളത് കേൾക്കാൻ കൂടി തയ്യാറാവത്തില്ല. ആദ്യം നമുക്ക് വ്യക്തിയെക്കുറിച്ചൊരു മുൻവിധി വരാം, തിരക്കേടില്ല, അറിവുള്ളവരാണ്, എന്നാൽ നമുക്ക് കേൾക്കാം. എത്ര നല്ല കാര്യം പറഞ്ഞാലും ശരി, പറയുന്ന ആളിനോട് ഇഷ്ടമില്ലെങ്കിൽ അയാൾ കേൾക്കാൻ താല്പര്യപ്പെടത്തില്ല. അയാൾക്ക് ഇതൊക്കെ പറയാൻ എന്താ യോഗ്യത എന്ന് ചിന്തിക്കും. അതുകൊണ്ടിത് പറയുന്ന ആളിനെ ശങ്കരാചാര്യരെ തന്നെ, നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിലും ഇഷ്ടമില്ലെങ്കിലും ഈ തത്വത്തിൽ നിങ്ങൾക്ക് സ്വീകരിക്കും. ആ വ്യക്തിയോട് നിങ്ങൾ വ്യക്തിപരമായി യോജിച്ചാലും വിയോജിച്ചാലും വ്യക്തിയോട് പ്രാധാന്യമില്ല, ഈ തത്വത്തെ നമുക്ക് സ്വീകരിക്കാം. എന്തുകൊണ്ട്? അവിടെ ശബ്ദത്തെയാണ് പ്രമാണമായി സ്വീകരിക്കുന്നത്, ശബ്ദപ്രാമാണ്യം. ഇത് അദ്വൈതത്തെ സംബന്ധിച്ച് വിശേഷിച്ചും മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ്. അത് ആ വ്യക്തിയെക്കുറിച്ചുള്ള ധാരണകൾ ഒരിക്കലും ഈ തത്വജ്ഞാനത്തെ സ്വാധീനിക്കാൻ പാടില്ല. തത്വജ്ഞാനം ഇത് ഇവിടെ ചർച്ച ചെയ്യുന്ന പ്രമേയ യഥാർത്ഥ ജ്ഞാനത്തെ കുറിച്ചാണ്, ഭ്രമത്തെക്കുറിച്ചാണ്. ഭ്രമാത്മകമായ കാര്യങ്ങൾ നമുക്ക് വ്യക്തിയെ ചിലപ്പോൾ സ്വീകരിക്കേണ്ടി വരും. വ്യക്തിയെ സംബന്ധിച്ചുള്ള ഇഷ്ടാനിഷ്ടങ്ങളെല്ലാം നമ്മുടെ ഭ്രമത്തെ സ്വാധീനിക്കും. തത്വജ്ഞാനത്തിൽ അതിന് ഒന്നുമില്ല. അതുകൊണ്ട് അശബ്ദം ശ്രുതി അത് അതിന് പ്രാമാണ്യമുണ്ടോ ഇല്ലയോ അതാണ് ഇവിടെ പരിശോധിക്കുന്നത്. അപ്പൊ ശ്രുതിയെ പരിശോധിക്കുമ്പോൾ ശ്രുതിയിൽ ഒരു കാര്യമല്ല പറയുന്നു, ഒരിടത്ത് പറയുന്നു ആത്മാ ഏകമാണ്, ഇവിടെ പറഞ്ഞ പരമാത്മേകത്വം. പേരത്ത് പറയുന്നു ആത്മാ പലതാണ്, കർമ്മം ചെയ്യണം, ഫലത്തെ അനുഭവിക്കണം. അപ്പൊ ശബ്ദത്തെ തന്നെ ഇവിടെ സംശയം വരുന്നു, ശബ്ദപ്രമാണത്തിൽ ശബ്ദപ്രാമാണ്യം ഉറപ്പിക്കണം, എന്നാലേ തത്വബോധം ഇത് അംഗീകരിക്കാൻ പറ്റൂ. കഴിഞ്ഞ ദിവസം പറഞ്ഞുള്ള ബോധം അറിവ് എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. അനുഭവം അനുഭൂതി, അനുഭവം അനുഭൂതി എന്നൊക്കെ പറഞ്ഞ് നമ്മളതിന് വലിയ ഇതാ കൊടുക്കും. എന്തൊരു വലിയ കാര്യമാണ് അനുഭൂതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അനുഭൂതി എന്ന് പറയുന്നത് ഭ്രമവുമാകാം, ഭ്രമവും അനുഭൂതിയാണ്. അതാണ് ഉദാഹരണം പറയുന്നത്. എന്താണ് പിത്തം ബാധിച്ചതാണ് പഞ്ചസാര കഴിക്കും, അതവന്റെ അനുഭൂതിയാണ്, ഞാൻ അനുഭവിച്ചു, അതുകൊണ്ടിത് സത്യമാണ് എന്ന് പറഞ്ഞിട്ട് കാര്യമുണ്ടോ? അനുഭൂതിക്കും മനസ്സിലാക്കൂടെ യാതൊരു വിലയില്ല. സ്വന്തം രസനേന്ദ്രിയം തന്നെയാണ് തനിക്ക് അങ്ങനെ ഒരു അനുഭവത്തെ ഉണ്ടാക്കിയിരുന്നത്. ഇത് കയ്പാണ് മറ്റാരും പറഞ്ഞു തന്നായിരുന്നു. വരുന്നു അനുഭവത്തിനാണ് പ്രാധാന്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ? പഞ്ചസാര കയ്പെന്നുള്ള അനുഭവത്തിന് പ്രാധാന്യം കൊടുക്കണ്ടേ? അപ്പൊ നമ്മൾ അവസാന വാക്കായി സാറിന് ധരിച്ചിരിക്കുന്ന അനുഭൂതിയാണ്, അനുഭൂതിയല്ല അവസാന വാക്ക്. കാരണം അനുഭൂതി ബ്രഹ്മമായും വരാം. അനുഭൂതിയിലിരിക്കുമ്പോൾ നമുക്കൊരിക്കലും ഇത് ഭ്രമമാണോ പ്രമേയമാണോ എന്ന് തിരിച്ചറിയാനും പറ്റത്തില്ല. മരുമരീചിയെ കാണുമ്പോൾ ജലമാണെന്ന് കാണുന്ന ഗുരുവിനെ സംബന്ധിച്ചിടത്തോളം അത് ഭ്രമമല്ല, അത് പ്രമ തന്നെയാണ് അയാളെ സംബന്ധിച്ച്. അങ്ങനെ അനുഭവത്തെ വിശ്വസിക്കാൻ പറ്റില്ല എന്ന് പറയും. അത് അനുഭവമാണ്. അപ്പോൾ ഒരിക്കലും അത് കണ്ടുകൊണ്ടിരിക്കുന്ന പറയുന്നില്ല ഇത് ഭ്രമമാണോ എന്ന് പറയുന്നില്ല. യഥാർത്ഥ ജ്ഞാനം ഉണ്ടാകുന്നത് വരെ മറ്റേതെങ്കിലും തരത്തിൽ ഈ അനുഭവത്തെ നിഷേധിക്കുന്ന ഒരു ജ്ഞാനം ഉണ്ടാകുന്നത് വരെ ഇത് സംബന്ധിച്ചിടത്തോളം ഭ്രമ തന്നെയാണ്. മറ്റേതോ ഒരു തരത്തിൽ അവന് ഒരു ജ്ഞാനം ഉണ്ടാകുന്നു, അത് മറ്റാരെങ്കിലും പറഞ്ഞിട്ടാകാം, അല്ലെങ്കിൽ ആ പ്രകൃതി അന്തരീക്ഷം മാറിയതുകൊണ്ടാകാം. ഇവിടെ മരുമരീചിയെ കണ്ടുകൊണ്ടിരിക്കുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ സൂര്യന്റെ പ്രകാശം സന്ധ്യയായി, ഇരുന്ന് വന്നു കാണുന്നില്ല. അവിടെ സൂര്യൻ നിൽക്കുന്ന ദിശയിൽ നിന്നൊന്ന് മാറിയാൽ മതി, ഉടനെ എല്ലാ പ്രത്യക്ഷവും. മറ്റേതെങ്കിലും പ്രമാണത്തിലൂടെ അല്ലെങ്കിൽ യുക്തിയുടെ സഹായത്തോടുകൂടി ബോധിക്കുന്നതുപോലെ അനുഭൂതി അവനെ സംബന്ധിച്ച് പരമാർത്ഥമാണ്. അതുകൊണ്ട് സ്വാനുഭവത്തിൽ, സ്വന്തം അനുഭൂതിയിൽ അങ്ങനെ അങ്ങ് വിശ്വസിക്കാൻ പാടില്ല. അതുകൊണ്ട് അനുഭവമാണ് അവസാനത്തത് എന്ന് കരുതുന്നു അബദ്ധമാണ്. എന്തുകൊണ്ട്? ഭ്രമവും അനുഭൂതിയാണ്, അനുഭവമാണ്, സംശയരഹിതമായ അനുഭവമാണ്. രജ്ജു സർപ്പത്തെ കാണുന്ന സമയത്ത് സർപ്പമാണെന്നുള്ള കാര്യത്തിൽ അവന് യാതൊരു സംശയമില്ല. ആ സമയത്ത് സംശയിക്കാനുള്ള അവസരം കൂടി അവിടെയില്ല, സർപ്പം തന്നെ ഉള്ളത്. നിശ്ചിതമായ ബോധം അവിടെ ഉണ്ടായി, അനുഭവം ഉണ്ടായി, അനുഭൂതി ഉണ്ടായി. അതുകൊണ്ടാണ് ഭയന്നത് നിലവിളിച്ചതുമില്ല. അവിടെ ഇപ്പോൾ പ്രാധാന്യം എന്നത് അനുഭവത്തിനാണോ അതോ പ്രമാണത്തിനാണോ? ഇവിടെ ഉണ്ടായിരുന്നു പ്രമാണങ്ങൾ, കണ്ണുകൊണ്ടാകേണ്ടത്, രജ്ജുര സത്യത്തെ മരുമരിചിയൊക്കെ കണ്ണുകൊണ്ടാകേണ്ടത്. അതേ കണ്ണു തന്നെയാണ് പിന്നീട് രജ്ജുവിനെ കാണിച്ചു തന്നു, സർപ്പത്തെ കാണിച്ചു എന്ന് കണ്ണു തന്നെ രജ്ജുവിനെ കാണിച്ചു. ഇവിടെ രണ്ടിടത്തും പ്രമാണം ഒന്നാണ്. പക്ഷേ ആ സർപ്പത്തെ കാണുന്ന കണ്ണ് അത് മാറിയില്ലെങ്കിലും ആ കണ്ണിനെ പ്രമാണമൊന്നും സ്വീകരിക്കാൻ പറ്റത്തില്ല. എന്തുകൊണ്ട്? ആ കണ്ണ് അവിടെ ഭ്രമത്തെ ഉണ്ടാക്കിയത്. അതാണ് കഴിഞ്ഞ ദിവസം ചർച്ച ചെയ്തത്. അതേ കണ്ണ് തന്നെ ഇത് സർപ്പമാണോ എന്നുള്ള ബോധം ഉണ്ടാക്കുമ്പോൾ മാത്രമേ അത് പ്രമാണമാകുന്നുള്ളൂ. അതുവരെ അത് പ്രമാണമല്ല, വസ്തു ഒന്നുമല്ല. പക്ഷെ അത് പ്രമാണോ അപ്രമാണോ ആകുന്നു. അത് ഭ്രമത്തെയാണ് ഉണ്ടാക്കുകയാണെങ്കിൽ അത് പ്രമാണമല്ല, മറിച്ചത് യഥാർത്ഥ ജ്ഞാനത്തെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ അത് പ്രമാണം തന്നെ. ഭ്രമത്തെ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ അനുഭവം അത് പ്രമേയമാണ്. ഇനി രണ്ടാമത് പ്രമേയം അനുഭവിക്കുമ്പോഴും അനുഭവം പ്രമേയമാണ്. ഇതെങ്ങനെ തീരുമാനിക്കും? ഇതിലേതാണ് പ്രമ? സർപ്പജ്ഞാനമാണോ പ്രമ, അതോ രജ്ജുജ്ഞാനമാണോ പ്രമ? ഇതെങ്ങനെ തീരുമാനിക്കും? കാരണം രണ്ടും അനുഭവവേളയിൽ പ്രമേയമാണ്. രണ്ടും അനുഭവമാണ്, അനുഭൂതിയാണ്. രണ്ടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സത്യാനുഭവം. ഇതെങ്ങനെ തീരുമാനിക്കുന്നു? കാരണം പ്രമയ്ക്ക് ഭ്രമത്തെ ബാധിക്കുന്നതിന് ശേഷിയുണ്ട്. അതുകൊണ്ട് ബാധ എന്ന് പറയുന്നു. അതുകൊണ്ടാണ് തീരുമാനിക്കുന്നത്. നമ്മൾ അത് ആപേക്ഷികമായി പറയുന്നു. നമ്മുടെ വ്യാവഹാരികമായ അനുഭവത്തിൽ ഭ്രമ ഭ്രമം എന്ന് പറയുന്നത് ആപേക്ഷികമാണ്. ആത്മബോധം എന്ന് പറയുന്ന പ്രമേയമല്ല. ഇവിടെ ഉദാഹരണം സ്വപ്നവും ജാഗ്രതയും തന്നെ. ജാഗ്രത് യഥാർത്ഥമാണെന്ന് എന്തുകൊണ്ട് തീരുമാനിക്കുന്നു? കാരണം ഈ ജാഗ്രതയിൽ സ്വപ്നം ബാധിച്ചു പോയി. അതുകൊണ്ട് ജാഗ്രത തീരുമാനിക്കാൻ കഴിയുന്നു. സ്വപ്നത്തിൽ തീരുമാനിക്കാൻ കഴിഞ്ഞോ? ഇല്ല. സ്വപ്നത്തിൽ അത് ഭ്രമ തന്നെയായിരുന്നു. അത് ഭ്രമമല്ല സ്വപ്നത്തിൽ. സ്വപ്നത്തിൽ സ്വപ്നം പ്രമേയപ്പെടുന്നു. സ്വപ്നം കാണുന്നതിനെ സംബന്ധിച്ച് എന്താ അവിടെ യഥാർത്ഥമായി നടക്കുകയാണ്, യഥാർത്ഥ അനുഭവമാണ്. ജാഗ്രതയിൽ വന്നപ്പോൾ സ്വപ്നം ഭ്രമമായി. മൊത്ത സ്വപ്നത്തെ നിഷേധിച്ചിട്ട് പറയുന്നു. ഈ ജാഗ്രതയിൽ എന്തെങ്കിലും ആശയക്കുഴപ്പമുണ്ടായോ? സ്വപ്നമാണോ യഥാർത്ഥം, അതേ ജാഗ്രതയാണോ യഥാർത്ഥം? അങ്ങനെ ഒരു ആശയക്കുഴപ്പമൊന്നുമില്ലല്ലോ. ഇവിടെ വ്യക്തമാണല്ലോ എന്താണോ. സ്വപ്നം ഭ്രമമായിരുന്നു, ജാഗ്രത വാസ്തവമായിരുന്നു. അപ്പോ എങ്ങനെയപ്പോ പ്രമേയ തിരിച്ചറിയും? ഏതൊരു പ്രമേയാണോ ആ ഭ്രമത്തെ ബാധിച്ചിട്ടുണ്ടാകുന്നത്, അവിടെ ആ ഭ്രമത്തെ സംബന്ധിച്ചുള്ള അജ്ഞാന സംശയ വിര്യങ്ങളെല്ലാം നശിക്കുന്നു. ഒരു സംശയമില്ല. ഉണർന്നിരിക്കുന്നവനെ സംബന്ധിച്ചിടത്തോളം സ്വപ്നം ഭ്രമമാണോ അല്ലയോ, വാസ്തവമാണോ അല്ലയോ, ഒരു സംശയമില്ല. സംശയരഹിതമായി ബോധിക്കുന്നു. സ്വപ്നം ഭ്രമം തന്നെയാണ്, അങ്ങനെ സംശയം ഉണ്ടാകാറുണ്ടോ? ഇല്ല. എന്തുകൊണ്ട്? ഈ ജാഗ്രത മൊത്തം ഒരു പ്രമേയം എടുക്കുക. സ്വപ്നത്തെ അപേക്ഷിച്ച് ജാഗ്രത മുഴുവനൊരു പ്രമേയമാണ്. ഈ പ്രമ സ്വപ്ന പ്രമേയ എന്ന് പറയാം. രണ്ടാമത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പ്രമേയമായിരുന്നല്ലോ, യഥാർത്ഥ അനുഭവമായിരുന്നല്ലോ. അതിനെ ഇത് ബാധിക്കുന്നു. അങ്ങനെയാണ് നമ്മൾ തീരുമാനിക്കുന്നത്, ഇന്നത് പ്രമ, ഇന്നത് അപ്രമ, ഇന്നത് യഥാർത്ഥ അനുഭവം, ഇന്നത് യഥാർത്ഥ അനുഭവം. അത് ഒന്ന് മറ്റൊന്നിനെ ബാധിക്കുന്നുണ്ട്, തീരുമാനിക്കുന്നു. ജാഗ്രതയിലാണ് ചിന്തിക്കുന്നത്. ചിന്തിക്കുന്ന സമയത്താണ് അത് ബോധ്യമാകുന്നത്, ഈ അനുഭവം മറ്റേ അനുഭവത്തെ ബാധിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇത് യഥാർത്ഥ അനുഭവമാണ്. അല്ല, ഇതൊക്കെ സ്വപ്നത്തിന് സംഭവിച്ചുകൂടെ എന്ന് ഒരു ചോദ്യം ചോദിക്കും. അത് സാറിന് കുട്ടികൾ ചോദിക്കുന്നവരുള്ള കുസൃതി ചോദ്യമാണ്. എന്തുകൊണ്ട്? കാരണം ചർച്ച ജാഗ്രതയിലാണ്. നമ്മുടെ ചർച്ചയെല്ലാം ജാഗ്രതയിലാണ്. ഇത് സ്വപ്നമാണെന്ന് അറിഞ്ഞൊരു സംശയമുണ്ടോ? ഇല്ല. അപ്പോൾ ജാഗ്രതയിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ ഇവിടെ ചോദിക്കുക, സ്വപ്നത്തിൽ ചോദിക്കേണ്ട ചോദ്യങ്ങൾ അവിടെ ചോദിക്കാം. ജാഗ്രത ചോദിക്കേണ്ട സ്വപ്നത്തെ ചോദിക്കേണ്ട ഇവിടെ ചോദിച്ചാൽ ശരിയോ? ഇല്ല. ജാഗ്രതയെ സംബന്ധിച്ചിടത്തോളം സംശയമില്ല. ഇത് സ്വപ്നത്തെ അപേക്ഷിച്ച് ഇത് വാസ്തവമാണ്. എന്തുകൊണ്ട്? അത് ഭ്രമത്തെ ബാധിച്ചിരിക്കുന്നു. എല്ലായിടത്തും ഭ്രമം യഥാർത്ഥം എന്ന് പറയുന്ന ഈ അനുഭവം കൊണ്ടുള്ള എല്ലായിടത്തും ഇതാണ് സ്ഥിതി. ബ്രഹ്മത്തെ ബാധിച്ചുകൊണ്ട് യഥാർത്ഥ അനുഭവം ഉണ്ടാകുന്നു. അനുഭവത്തിൽ അയാൾക്ക് ഇത് യഥാർത്ഥമാണോ അതോ ഭ്രമമാണോ എന്നുള്ള സംശയം ഉണ്ടാകുന്നില്ല. നമുക്ക് ജാഗ്രതത്തിനെ ആശ്രയിച്ച് ഇപ്പൊ ചർച്ച ചെയ്യാമെന്ന് പറയുള്ളൂ. അതുകൊണ്ട് ജാഗ്രതത്തിനെ ആശ്രയിച്ച് തന്നെ തീരുമാനമെടുക്കേണ്ടി വരും. ഈ ഉദാഹരണം എല്ലായിടത്തും മനസ്സിലാക്കുക. ഇതൊരനുഭവത്തെ ബാധിച്ചുകൊണ്ട് മറ്റൊരനുഭവം വരുന്നു. ബാധ എന്ന് പറയുന്നതാണ് ഏതൊരനുഭവത്തിനാണോ നിശ്ചയിക്കാൻ കഴിയുന്നത്. മുന്നനുഭവം ഭ്രാന്തിയായിരുന്നു, അത് ശരിയായിരുന്നില്ല. ആ അനുഭവം പ്രമാ, യഥാർത്ഥ അനുഭവം. ശരി, ഇനി ഈ യഥാർത്ഥ അനുഭവത്തിന് സ്വപ്നത്തിന് ബാധിക്കാൻ കഴിയുന്നു? ഇല്ല. അത് പോയി, അതിനുമൂടെ ഒന്നിനും ബാധിക്കാൻ ഒക്കത്തില്ല. എന്നത്തേക്കുമായി അത് നഷ്ടപ്പെട്ടു. ഈ ജാഗ്രതത്തിന് സ്വപ്നത്തെ ബാധിക്കാം, പക്ഷെ സ്വപ്നത്തിനൊന്നും ജാഗ്രതത്തിനെ ബാധിക്കാൻ വയ്യ, നിവൃത്തിയില്ല. കാരണം അത് പോയതാണ്. അതുകൊണ്ട് അങ്ങനെ ഒരു ഭയം വേണ്ട. സ്വപ്നം വന്ന് ഈ ജാഗ്രതത്തിനെ ബാധിച്ചു കളയുന്നു, ഇല്ലാത്ത എങ്ങനെ ബാധിക്കും? രജ്ജുജ്ഞാനം വന്നിട്ട് അത് ഉണ്ടായി, ഇത് രജ്ജുവാണെന്ന്, ഇനി എന്താ സർപ്പം ജ്ഞാനം വന്ന് ഇതിനെ ബാധിക്കും? തിരിച്ച് സംഭവിക്കില്ല. എന്തുകൊണ്ട്? അത് നശിച്ചുപോയി. നശിച്ചെങ്ങനെ ബാധിക്കും? തിരിച്ച് സംഭവിക്കില്ല. പക്ഷേ പ്രമാ ഭ്രമത്തെ ബാധിച്ചു കഴിഞ്ഞു, അങ്ങനെ സംഭവിക്കുന്നുണ്ട്. അതുകൊണ്ട് ഭ്രാന്തിയെ ബാധിച്ചുകൊണ്ട് യഥാർത്ഥമായ അനുഭവം ഉണ്ടാകുന്നുണ്ട്. യഥാർത്ഥ അനുഭവത്തിൽ ഭ്രാന്തി ഉണ്ടാകുന്നില്ല. നമ്മുടെ അനുഭവം തന്നെ ഇത് സ്വപ്നമാണെന്ന് ആരും ഭ്രമിക്കാറില്ല, സംശയിക്കാറില്ല, ധരിക്കാറില്ല. അങ്ങനെ ഇനി ആർക്കെങ്കിലും ഉണ്ടാകുന്നത് അയാളുടെ ബുദ്ധി ഇത്തരം ഒരു ചർച്ചയ്ക്ക് പറ്റിയതല്ല. അതിനെന്തെങ്കിലും മരുന്ന് കൊടുക്കേണ്ടി വരും. അത് നോർമലല്ല. ഇത് നോർമലായ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് ഈ ചർച്ച. മറ്റുള്ളവർക്കൂടെ കൂടെ കൊണ്ടിരുത്തി കഴിഞ്ഞാൽ ശരിയാവില്ല. അവർക്ക് വേണ്ടിയിട്ടല്ല, അവർക്ക് മറ്റെന്തെങ്കിലും ഉപായങ്ങൾ നോക്കണം. അതുകൊണ്ട് ഭ്രമം എന്ത്, പ്രമ എന്ത് എന്ന് നമുക്ക് നിശ്ചയിക്കാൻ കഴിയും. ഇനി ശ്രുതിയിലേക്ക് നോക്കാം. ശ്രുതിയിൽ ഏതാണ് പ്രമാത്മകമായ ജ്ഞാനം? അത് ഇവിടെ പറയുന്നു, ഉപനിഷത്ത് ജ്ഞാനം. അതാണ് പ്രമാ. ആ ഉപനിഷത്ത് ജ്ഞാനത്തിൽ നിന്നാണ് ഒരുവന് തന്നെ കുറിച്ചുള്ള ബോധമുണ്ടാകുന്നത്. ഉപനിഷത്ത് ജ്ഞാനത്തിൽ നിന്ന് വെച്ചാൽ ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന്, ഉപനിഷത്ത് വാക്യങ്ങളിൽ നിന്ന് തന്നെ കുറിച്ച് ബോധമുണ്ടാകും. ആത്മബോധം അതിൽ നിന്നുണ്ടാകണം എന്ന് തത്വമസി തുടങ്ങിയ വാക്യങ്ങളുണ്ട്, ധാരാളം വാക്യങ്ങളുണ്ട് ഉണ്ടാകുന്നു. അതെന്താ ബോധിപ്പിക്കുന്നത്? നിത്യശുദ്ധ ബുദ്ധിമുക്തമായ ആത്മാവിനെ. പറയുന്നു, അങ്ങനെ വരുമ്പോൾ അതിന് ദോഷം പലതും പറഞ്ഞു. കഴിഞ്ഞ ദിവസം പറഞ്ഞ കാര്യങ്ങളൊന്നും ഓർത്താൻ വേണ്ടി പറയുന്നു. പ്രധാനമായ ദോഷം ഇനി ചർച്ച ചെയ്യും. സ്വാർത്ഥവിഘാതം, അതൊരു ദോഷം പറഞ്ഞു. കാരണം വേദം എന്ന് പറയുന്നത് നമ്മൾ രണ്ടായി തിരിച്ചതാണ്. ഇത് പൂർവ്വകാണ്ഡം, ഇത് ഉത്തരകാണ്ഡം. വേദം ഒന്നാണ്, രണ്ടെണ്ണം. രണ്ടിനെയും കൂടെ ചേർത്ത് ആണ് നമ്മൾ പറയുന്നത് വേദം എന്ന് പറയുന്നത്. രണ്ട് ചേർന്ന പേരാണ്. അതിന് രണ്ടായി പറയും, പൂർവ്വകാണ്ഡം ഉത്തരകാണ്ഡം. പൂർവ്വകാണ്ഡം ഉപനിഷത്ത് അങ്ങനെ പറയും. ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദം തന്നെ. വേദം എന്ന് പറഞ്ഞാൽ അതിൽ ഉപനിഷത്ത് അന്തർഭവിച്ചിരിക്കുന്നു. വേദോപനിഷത്ത് എന്ന് പറഞ്ഞാൽ വിവരക്കേട്. എന്തുകൊണ്ട്? ഉപനിഷത്ത് വേദം തന്നെ, ശ്രുതി തന്നെ. പക്ഷെ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ വേദത്തിന്റെ ഒരു ഭാഗമേ ആകുന്നു. മറുഭാഗത്തിൽ എന്താ പറയുന്നത്? പറഞ്ഞു സൃഷ്ടി ഭേദം ജീവഭേദം പറയുന്നു. അവിടെ കർമ്മം സ്വർഗം കർത്താവ് ഉപഭോക്താവ് ഇതെല്ലാം പറയുന്നു. ഇവിടെ നിത്യശുദ്ധ ബുദ്ധമുക്തം. അപ്പൊ സ്വാർത്ഥ വിഘാതം വരുന്നു. വേദം ഒരു ഭാഗത്ത് എന്താണോ പറഞ്ഞത് അതിന് വിരുദ്ധമായി പറയുന്നു വേറൊരു ഭാഗത്ത്. ഈ ഒരു ദോഷം വരുമല്ലോ. അതുകൊണ്ട് ഇതിനെ എങ്ങനെ പ്രമാണമായി സ്വീകരിക്കാൻ കഴിയും? അത് പ്രമാണമാകണം, എന്നാലേ പ്രമേയം ഉണ്ടാകത്തുള്ളൂ. ഇനി പ്രമാണമായി സ്വീകരിക്കുകയാണെങ്കിൽ കർമ്മകാണ്ടത്തെ സ്വീകരിക്കാം. വേറെയും ദോഷമുണ്ട്. വേദം പറയുന്ന എന്താണ്? ഉപനിഷത്ത് പറയുന്ന എന്താണ്? ഇവിടെ ഉപനിഷത്തിന് മുഖ്യമായി എടുത്തിട്ടാണ് ഭേദമില്ല, നിത്യശുദ്ധ ബുദ്ധമുക്ത സ്വഭാവമാണ്. പക്ഷെ നമ്മുടെ അനുഭവം അങ്ങനെയല്ല. സുഖിയാണ്, ദുഃഖിയാണ്, സംസാരിയാണ്, കർത്താവാണ്, ഭോക്താവാണ്, ഇതെല്ലാം വേദം നിഷേധിക്കുന്നു. പ്രത്യക്ഷ അനുഭവത്തിന് വിരുദ്ധമായ കാര്യങ്ങൾ പറയുന്നതുകൊണ്ടും ഇത് പ്രമാണം ഇല്ല, ഇത് പ്രാമാണ്യമല്ല എന്ന് പറയും. അവിടെയാണ് ഭാഷ്യകാരൻ പറഞ്ഞു നിർത്തിയത്. എന്താണ് ഈ പ്രമാണം പ്രമാണം എന്ന് പറയുന്നത്? ഏതൊന്നിൽ നിന്നാണോ ശരിയായ അനുഭവം ഉണ്ടാകുന്നത് അതിനെ പ്രമാണമായി സ്വീകരിക്കും. എപ്പോൾ അതുണ്ടാകുന്നു? വേദമായാലും ശരി, ഇന്ദ്രിയങ്ങളായാലും ശരി, മനസ്സായാലും ശരി, ഏതായാലും ഒന്നിൽ നിന്ന് ശരിയായ അനുഭവം പ്രമാ ഉണ്ടായാൽ അതിനെ പ്രമാണമായി സ്വീകരിക്കും. ഇതാണ് പ്രമ ഉത്പാദന അനുത്പാദനം. അതിൽ നിന്നും ശരിയായ അനുഭവം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് പ്രമാണമല്ല. അല്ല, എന്നത് പ്രമാണമായിക്കൊള്ളണമെന്ന് പറഞ്ഞ് വാശിയൊന്നുമില്ല. പ്രമേയം ഉണ്ടായോ അതിന് പ്രമാണമായി സ്വീകരിക്കുക, പ്രമേയം ഉണ്ടായില്ലെങ്കിൽ അതിന് പ്രമാണമായി സ്വീകരിക്കണ്ട. അപ്പൊ അത് ഒരു ഉദാഹരണം പറഞ്ഞാണ്. ഇപ്പൊ ശബ്ദം നമ്മൾ കണ്ടിട്ട് പറയുന്നു ഇത് ശബ്ദമാണ്, ഇത് നിറമാണ്, ഇത് രസമാണ്, ഇത് ഗന്ധമാണ്. ഇങ്ങനെ ഓരോന്നിനെയും തിരിച്ചറിയും. ശബ്ദ സ്പർശ രൂപരസഗന്ധങ്ങൾ എന്തുകൊണ്ടറിയുന്നു? ഓരോ ഇന്ദ്രിയങ്ങളെ കൊണ്ടറിയുന്നു. നിറത്തെ അറിയുന്ന കണ്ണ്. അപ്പൊ ആ നിറം എന്ന് പറയുന്ന പ്രമേയത്തിന്, പ്രമേയം എന്ന് വെച്ചാൽ പ്രമയ്ക്ക് വിഷയം, പ്രമാണമായിരിക്കുന്നു കണ്ണ്. സ്പഷ്ടമല്ല. ശബ്ദം എന്ന് പറയുന്ന പ്രമേയം എന്ന് വെച്ചാൽ പ്രമയ്ക്ക് വിഷയം, അതിന് പ്രമാണമായിരിക്കുന്നു ചെവി, ശ്രവണേന്ദ്രിയം എന്ന് പറയാം. അപ്പോ ശ്രവണേന്ദ്രിയം, ആ ശ്രവണേന്ദ്രിയത്തിൽ നിന്നും ശബ്ദപ്രമേയം ഉണ്ടാകുന്നു. ശബ്ദപ്രമേയം എന്താണോ? ശബ്ദം കേൾക്കുമ്പോൾ ഇത് ശബ്ദം എന്നുള്ള ബോധം ഉണ്ടാകുന്നു, അതാണ് ശബ്ദപ്രമേയം. ആ എന്നുള്ള ശബ്ദം കേട്ട് കഴിഞ്ഞാൽ എന്ത് ബോധമുണ്ടായാലും ആ എന്ന് തന്നെ. ആ എന്നൊരാൾ ഉച്ചരിച്ചപ്പോ, ഒരു ശബ്ദം പുറപ്പെടുവിച്ചപ്പോ ആ എന്നുള്ള ബോധമുണ്ടായി. ഈ ബോധത്തിന് പറയുന്നത് ശബ്ദപ്രമാ. ശബ്ദം ഉച്ചരിച്ചാണ് നമ്മൾ പറയുന്നത് വക്താവ്. വക്താവിൽ നിന്ന് അങ്ങനെ ഒരു ശബ്ദം പുറപ്പെട്ടു, അല്ലെങ്കിൽ ശ്രുതി എന്ന് പറയാം. ശ്രോതാവിന്റെ ഉള്ളിൽ എന്ത് ബോധമുണ്ടായി? ആ എന്നൊരു ബോധമുണ്ടായി. അവിടെ ഈ നോവുന്നോ ആണോ ഉണ്ടാകുന്നതല്ല. എങ്ങനെയാണോ ആ ശബ്ദം പുറപ്പെട്ടത് വക്താവിൽ നിന്ന്, ശ്രോതാവിൽ ആ ശബ്ദം ഉണ്ടായി. ഇവിടെ പറയുന്ന അർത്ഥത്തെ കുറിച്ചല്ല, അർത്ഥത്തിലേക്ക് പോലും ഈ പറയുന്ന മനസ്സിലാകുന്നു. അതിന് പറയുന്നു ശബ്ദപ്രമാ. ശ്രോതാവിൽ ആ എന്നുള്ള ശബ്ദം ഉണ്ടായി. ഈ എന്ന് പറഞ്ഞാൽ ഈ എന്നുണ്ടാവും, ഊ എന്ന് പറഞ്ഞാൽ ഊ എന്നുണ്ടാവും. ഇതാണ് ശബ്ദപ്രമ, ആ ബോധം ഉള്ളിലുണ്ടായത്. ആ എന്ന് ഞാൻ പറഞ്ഞപ്പോ കേൾക്കുന്നവരുവിന് ഈ എന്നാണ് കേട്ടതെങ്കിൽ അത് ഭ്രമം. എന്തെങ്കിലും കാരണവശാൽ അങ്ങനെയാണ് തോന്നിയത്, അത് ഭ്രമം. അങ്ങനെയല്ല, ആ എന്ന് വക്താവ് പറഞ്ഞപ്പോ ശ്രോതാവിന്റെ ഉള്ളിൽ ആ എന്നൊരു ജ്ഞാനം ഉണ്ടെങ്കിൽ അത് ഭ്രമം. ആ ബോധത്തെ എന്ത് പറയും? പ്രമ എന്ന് പറയും. എന്ത് പ്രമ? ശബ്ദപ്രമ. ആ പ്രമയ്ക്ക് കാരണം എന്താ? ശ്രവണേന്ദ്രിയം. അവിടെ ആ ശ്രവണേന്ദ്രിയത്തിൽ നിന്നേ ആ ബോധമുണ്ടാവും ശബ്ദം കേട്ടിട്ട്. മറ്റൊന്നിൽ നിന്നും അതുണ്ടാവത്തില്ല. എന്താ, കണ്ണുകൊണ്ട് അങ്ങനെ ബോധമുണ്ടാവും, മൂക്കുകൊണ്ട് ബോധമുണ്ടാവും, ചക്ഷേന്ദ്രിയം കൊണ്ടോ നാസ ഇന്ദ്രിയം കൊണ്ടോ വാഗ് ഇന്ദ്രിയം കൊണ്ടോ അങ്ങനെ ഒരു ബോധം ഉണ്ടാവും? ഇല്ല. അതിന് ഒരു സാധനമേ ഉള്ളൂ, ശ്രവണേന്ദ്രിയം. അപ്പൊ ശബ്ദം എന്ന് പറയുന്ന പ്രമേയത്തിന്, പ്രമേയുടെ വിഷയത്തിന് ശ്രവണേന്ദ്രിയം എങ്ങനെയാണോ പ്രമാണമാകുന്നത് പോലെ, അതുപോലെ തൂണാകത്തില്ലെന്നാണ് പറഞ്ഞത് കഴിഞ്ഞ ദിവസം. പ്രാമാണ്യപ്രസംഗ അന്യഥാജി സ്തംഭാദീനാം പ്രാമാണ്യപ്രസംഗ ശബ്ദാതു പ്രമേയം. തൂണ്, എൻ്റെ അടുത്ത് ഒരു തൂണുണ്ട്. ഒരാൾ ആ എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ആ എന്ന് ബോധമുണ്ടായി. എൻ്റെ ശ്രവണേന്ദ്രിയം കൊണ്ടാണോ എൻ്റെ ഉള്ളിൽ ആ ബോധമുണ്ടായത്? ഈ അടുത്ത് നിൽക്കുന്ന തൂണും കൊണ്ടാണ്. തൂണിൽ അതിന് യാതൊരു പങ്കുമില്ല. അതും ഇതുമായിട്ട് യാതൊരു ബന്ധവുമില്ല. എങ്ങനെയാണോ ഈ ബോധമുണ്ടാകുന്നതിന് എന്റെ ചക്ഷേന്ദ്രിയെ സഹായിക്കാതിരുന്നത്, രസനേന്ദ്രിയെ സഹായിക്കാതിരുന്നത്, തൊകീന്ദ്രിയെ സഹായിക്കാതിരുന്നത്, അതുപോലെ തന്നെ ഈ തൂണ് സഹായിച്ചില്ല. സഹായിച്ച ഒന്ന് മാത്രം എന്താണോ? എന്റെ ശ്രവണേന്ദ്രിയം. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാം, പ്രമേയമായിരിക്കുന്ന ശബ്ദം പ്രമാ എന്ന് പറഞ്ഞ ആ ശബ്ദജ്ഞാനം, ആ എന്നിട്ട് ഉള്ളിലുണ്ടായ ശബ്ദം, അതിന് പ്രമാണമായത് ശ്രവണേന്ദ്രിയം. ഇതാണ് കഴിഞ്ഞ ദിവസം പറഞ്ഞ കൃത്യത്. എന്താണ് പ്രമാണം, എന്താണ് പ്രമ, എന്താണ് പ്രമേയം? ഇതൊരു ഉദാഹരണം. ഇത് വശമുണ്ട് മനസ്സിലാക്കുന്നത്. സർവത്ര പ്രമ യഥാർത്ഥമായ അനുഭവത്തിന് പിന്നിൽ ഒരു പ്രമാണം ഉണ്ടായിരിക്കും. ഇനി അടുത്തതാണ് ശബ്ദപ്രമാണത്തെ കുറിച്ച് പറയുന്നത്. അതുപോലെ ഒരു പ്രമാണമാണ് ശബ്ദം എന്ന് പറയുന്നത്. എങ്ങനെയാണോ ശബ്ദത്തിന് ഇന്ദ്രിയം പ്രമാണമായത്, അതുപോലെ അർത്ഥബോധത്തിന് ശബ്ദം പ്രമാണമാണ്. അതാണ് നമ്മളിവിടുത്തെ വിഷയം. ഇവിടെ അർത്ഥബോധം എന്താണ്? തന്നെക്കുറിച്ചുള്ള ബോധം. ഇതാണ് പ്രമേയം. ഇവിടെ എന്താണ്? താൻ തന്നെ പ്രമേയം. തൽക്കാലം തന്നെ പ്രമേയമായി സ്വീകരിക്കുക. വാസ്തവത്തിൽ ആത്മാവിനെ കുറിച്ച് അപ്രമേയം എന്ന് പറയും. ആ ഒരു ഭാഗത്തെ വിട്ടിട്ട് ചിന്തിക്കുന്നു ഇവിടെ, ഇത് മനസ്സിലാക്കാൻ വേണ്ടി. ആത്മാവ് അപ്രമേയമല്ലേ, അതിനെ കുറിച്ച് എങ്ങനെ പോകും? ആ രീതിയിലല്ല, ഇവിടെ അർത്ഥബോധം എങ്ങനെ ഉണ്ടാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, ശബ്ദം എങ്ങനെ പ്രമാണമാകുന്നു എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. ഇത് മനസ്സിലായാൽ അത് മനസ്സിലാവും. ശ്രവണേന്ദ്രിയം ശബ്ദത്തിന് എങ്ങനെയാണോ പ്രമാണമാകുന്നത്, അതുപോലെ അർത്ഥബോധത്തിന് ശബ്ദം പ്രമാണമാകുന്നു. ശബ്ദം എന്ന് പറയുന്നത് ബാഹ്യമായി പുറമേ നിന്നുള്ളിലേക്ക് വന്നാണ്. ഇന്ദ്രിയങ്ങൾ അങ്ങനെയല്ല, എന്നെ തന്നെ ഇരിക്കുന്നതാണ്. അതാണ് അതിൻ്റെ ഒരു തമാശ. എന്നിൽ തന്നെ ഇരിക്കുന്ന ഇന്ദ്രിയങ്ങളിലൂടെ ഞാൻ ബാഹ്യമായ അർത്ഥങ്ങൾ അറിയുന്നു. ബാഹ്യമായി വന്ന ശബ്ദത്തിലൂടെ ഞാൻ എന്നെ അറിയുന്നു ആണ് പറഞ്ഞത്. പരാഞ്ചി ഖാനി ഉപതണ്ണ സ്വയംഭൂ. അത് സ്വയംഭൂവിന്റെ സൃഷ്ടിയിലെ ഒരു വൈചിത്രമാണത്. ശബ്ദത്തിലൂടെ എങ്ങനെ പറയുന്നു? എങ്ങനെ ശബ്ദത്തിലൂടെ അറിയുന്നു? ഇവിടെ തത്വമസി, നീ ആ സത്താണോ എന്ന് ബോധിപ്പിക്കുന്നു. ആരാ ബോധിപ്പിച്ചത്? ആ ശബ്ദം. കാരണം ആ ശബ്ദത്തിൽ നിന്നാണ് ആ അർത്ഥത്തെ താൻ ഗ്രഹിച്ചത്. തത്വമസി എന്ന് പറയുന്ന ശബ്ദം കേട്ടപ്പോ ഇവിടെ ശ്രവണേന്ദ്രിയം എന്താ ചെയ്തത്? തത്വമസി എന്ന് പറയുന്ന ശബ്ദത്തെ കുറിച്ചുള്ള ബോധത്തെ ഉണ്ടാക്കി. ഇവിടെ ശബ്ദത്തെ കുറിച്ചുള്ള ബോധം ഉണ്ടായി. അപ്പൊ ശ്രവണേന്ദ്രിയത്തിലൂടെ ശബ്ദപ്രമ ഉണ്ടായി. അതിന് പ്രമാണം എന്താണ്? ശ്രവണേന്ദ്രിയം അല്ലെങ്കിൽ മനസ്സെന്നോ അല്ലെങ്കിൽ മനസ്സ് ശ്രവണിയിലൂടെ ചേർന്നെന്നു എല്ലാം പറയാം. അത് പിന്നെ വേറൊരു വിഷയമാണ്. അവിടെ ശബ്ദപ്രമേയം ഉണ്ടായി. ഇനി ആ ശബ്ദം അത് ഇപ്പൊ പ്രമേയമായി, പ്രമയ്ക്ക് വിഷയമായി. അതേ ശബ്ദം തന്നെ ഇനി പ്രമാണമാകുന്നു ഇന്ദ്രിയത്തെ പോലെ, ശ്രവണേന്ദ്രിയത്തെ പോലെ. അതൊരു പ്രമാണമാണ്. എന്തുകൊണ്ട്? ആ ശബ്ദം ഒരു പ്രമേയം ഉള്ളിലുണ്ടാക്കുന്നു. എന്താണ് അർത്ഥബോധം? എന്താ അർത്ഥബോധമാണ്? ആ ശബ്ദം പറയുന്നു, തത്വമസ് പറയുന്നു, നീ സത്താണോ? ഇപ്പൊ താനങ്ങനെ ജീവിക്കുന്നു, ഞാൻ സത്താണോ? അല്ലെങ്കിൽ താൻ സച്ചിദാനന്ദമാണോ? താൻ പരബ്രഹ്മമാണോ? എന്റെ സ്വരൂപം അങ്ങനെയാണോ? ഇത്തരത്തിൽ ധരിക്കുന്നു. അപ്പോൾ അങ്ങനെ ഒരു ബോധമുണ്ടാകുന്നു. ഈ ബോധം എന്ത് ചെയ്യുന്നു? ഇതുവരെ ഉണ്ടായിരുന്ന തൻ്റെ ബോധത്തെയെല്ലാം ബാധിക്കുന്നു. ഇതുവരെ ഞാൻ ധരിച്ചിരിക്കുന്നത് ഞാൻ രാമനാണ്, കൃഷ്ണനാണ്, പുരുഷനാണ്, സ്ത്രീയാണ്, ഇങ്ങനെയെല്ലാം ധരിച്ചിരുന്നു. ഇപ്പോൾ ആ വാക്യം, ശ്രുതി വാക്യം എന്നിലുണ്ടാക്കിയ അർത്ഥബോധം, പ്രമാ, അതെന്താണോ? ഞാൻ സത്താണോ? അങ്ങനെ ഒരു പ്രമേയം ഉണ്ടാക്കുന്നതിന് ആ ശബ്ദത്തിന് കഴിയുന്നു. ശബ്ദത്തിന്റെ വിശേഷത എന്ന് പറയുന്ന അതാണ്. കണ്ണിനെയും മൂക്കിനെയും ചെവിയും എല്ലാം പോലെ അതൊരു പ്രമാണമാകുന്നു. ഇതാണ് അദ്വൈതത്തിന്റെ രീതി. ഇത് പ്രത്യേകിച്ച് മനസ്സിലാകും. അത് പ്രമാണമായതുകൊണ്ട് എന്ത് ചെയ്തു? എനിക്ക് ഒരു പ്രമേയമുണ്ടായി, അനുഭവം ഉണ്ടായി. അവിടെ ഞാൻ തന്നെ പ്രമേയമായി. അത് അപ്രമേയം എങ്ങനെ പ്രമേയമാകും, അതെല്ലാം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിട്ടുണ്ട്. ആ ഭാഗത്തെക്കുറിച്ചല്ല ഇവിടെ ചിന്തിക്കേണ്ടത്. ഇവിടെ ചിന്തിക്കേണ്ടത് അതെങ്ങനെ പ്രമാണമാകുന്നു ശബ്ദത്തെ എന്നുള്ളതാണ്. അതെങ്ങനെ ബ്രഹ്മത്തെ ബാധിക്കുന്നു. അപ്പോൾ ഇതുവരെ ഞാൻ എന്നെക്കുറിച്ച് ധരിച്ചിരുന്ന രാമൻ എന്നാണ്. പക്ഷേ പേര് മാറ്റി പറയുകയല്ല, രാമൻ എന്നെക്കുറിച്ച് ധരിക്കുമ്പോൾ എനിക്ക് എന്നെക്കുറിച്ചൊരു ധാരണയുണ്ട്. ഞാൻ ഇന്നിടത്ത് ജനിച്ചയാളാണ്, ഞാൻ പുരുഷനാണ്, ഇന്നയാളുടെ മകനാണ്, എനിക്ക് ഇന്ന ഇന്ന യോഗ്യതകളുണ്ട്, ഞാൻ യുവാവാണെങ്കിൽ, വൃദ്ധനാണെങ്കിൽ, ബാലനാണ്, ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഞാൻ രാമൻ എന്ന് പറയുന്ന ആ ശബ്ദത്തിലൂടെ എന്നെ ധരിക്കുന്നത്. ഈ ബോധത്തെ, ഈ അറിവിനെ, ഈ അറിവിനെ സംബന്ധിച്ച് പ്രമേയമാണ് ഇന്ന് വരെ. ഇതുവരെയും എനിക്കൊരിക്കലും ഭ്രമം ഉണ്ടായിട്ടില്ല. ഞാൻ കൃഷ്ണനാണോ? ഞാൻ ഇന്നയാളുടെ മകനല്ലയോ? ഞാൻ സ്ത്രീയാണോ? ഇങ്ങനെയൊന്നും ഒരു ഭ്രമം എനിക്കുണ്ടായിട്ടില്ല. ഇതുവരെ എന്നെ സംബന്ധിച്ച് എനിക്കുണ്ടായിരുന്ന പ്രമേയമാണ്, അനുഭവമാണ്. നമ്മൾ അതിനെ പ്രാധാന്യം കൊടുക്കുന്നു. ഇതിന്റെ അനുഭവമാണ്, ഞാൻ അതിനെ സ്വീകരിക്കും, ഞാൻ അതിന്റെ വഴിക്ക് പോകുന്നതന്നെ പറയുന്നു. പക്ഷെ ശ്രുതി എന്ത് ചെയ്തു? ഒരു പ്രമേയം ഉടനുണ്ടാക്കി എന്ന് പറയുന്നു, നീ സത്താണോ? സച്ചിദാനന്ദമാണോ? അപ്പൊ താൻ രാമനല്ല, ജനന മരണങ്ങളില്ലാത്തവനാണ്. അപ്പൊ ഞാൻ നിന്നാരുടെ മകനല്ല. നിന്നൽ ബാല്യം, യൗവനം, കൗമാരം, വാർദ്ധക്യം ഒന്നുമില്ല. സച്ചിദാനന്ദം എന്ന് പറയുന്നതിന് ആ ആശയങ്ങളെല്ലാം ഉണ്ട്. അപ്പോ തീരുമാനിക്കുന്ന എന്താണോ, ഇന്ന് വരെ താൻ എന്നെ കുറിച്ച് ധരിച്ചിരുന്ന ഒന്നും ശരിയല്ല. അപ്പോ തീരുമാനിക്കുന്ന എന്താണോ, ഇതെല്ലാം ഭ്രമമാണ്. ഏതെങ്കിലും ഒന്നേ ശരിയാകാൻ കഴിയുള്ളൂ, ഇത് മുമ്പുണ്ടായിരുന്ന അനുഭവത്തെ ബാധിച്ചിട്ടുണ്ടാകുന്നു. സത്താണ്, സദൈവ സൗമ്യ ഇതമഗ്ര ആശി. ഈ ബോധം എവിടുന്ന ഉണ്ടായത്? ഈ ബോധം ഉണ്ടായത് കേവലമായ ആ വാക്യത്തിൽ നിന്നാണ്. അങ്ങനെ ഒരു ബോധം ഉണ്ടാകുമോ? എന്തുകൊണ്ട് അങ്ങനെ ഒരു ബോധം എല്ലാവർക്കും ഉണ്ടാകുന്നില്ല? ഇതൊക്കെ നമ്മൾ മറ്റു സന്ദർഭങ്ങളിൽ ചർച്ച ചെയ്തതാണ്. അതിലേക്ക് കടക്കാതെ ഈ ഭാഗം മനസ്സിലാക്കുകയും എല്ലാം കൂടെ കൂട്ടിക്കുഴക്കരുത്. അതെങ്ങനെ ശബ്ദം പ്രമാണമാകുന്നു, അങ്ങനെ ഇതിന്, ഈ ഒരു ബോധത്തിന് ഈ വാക്യമല്ലാതെ മറ്റെന്തെങ്കിലും സഹായിക്കൂ എന്നാണ്. സ്തംഭം സഹായിക്കൂ, മറ്റൊന്നും സഹായിക്കത്തില്ല. ഈ ഒരു വാക്യമല്ലാതെ മറ്റൊന്നും ഇത്തരം ഒരു ബോധത്തിന് സഹായിക്കത്തില്ല എന്നുള്ളതാണ് ഈ പ്രമാ, ഈ യഥാർത്ഥമായ അനുഭവത്തിന്. ഇത് കൂടിയേ തീരും, അതാണ് അദ്വൈതിയുടെ നിലപാട്. ആ വാക്യം അതിനെ ശ്രുതി എന്ന് പറയുന്നു, അല്ലെങ്കിൽ ഗുരു ഉപദേശിച്ചു എന്ന് പറയുന്നു, അല്ലെങ്കിൽ ആകാശത്തു നിന്ന് കേട്ടെന്ന് പറയുന്നു, എങ്ങനെ ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ എന്റെ തന്നെ ഉള്ളിൽ തനിയെ ഉയർന്നു വന്ന ഒരു വാക്യമാണ്, എങ്ങനെയാകാം, ചിലർ അങ്ങനെ പറയും, സ്വപ്നത്തിൽ കേട്ടതാണ്, ആയിക്കോട്ടെ, വിരോധമില്ല. ചിലർ പറയുന്നു ഏതോ ഭൂതമോ പ്രേതമോ പിശാചോ യക്ഷിയോ മറ്റോ പറഞ്ഞ് ഞാൻ കേട്ടതാണ്, അങ്ങനെയാകാം, ആകാശത്ത് നിന്ന് കേട്ടു, അങ്ങനെ ആയാലും വിരോധമില്ല. അശ്വരീതി പറയുന്നുമില്ല, എന്റെ ഗുരു ഇത് പറഞ്ഞതാണ് ആകാം, പറയുന്നതല്ല, ഞാൻ ശ്രുതി വേദം അത് പഠിച്ചപ്പോൾ അതിൽ കേട്ടതാണ്, നീ പറയുന്നു അതുവരെ ഞാനൊരു പുസ്തകം വായിച്ചപ്പോൾ അതിൽ കേട്ടതാണ്. എവിടെ നിന്നായാലും ശരി, ഈ ശബ്ദം ആണ് ഇങ്ങനെ ഒരു പ്രമാ അനുഭവത്തെ ഉണ്ടാക്കിയത്. അതുകൊണ്ട് ആ ശബ്ദം പ്രമാണമാണ്. അതാണ് അന്യതോച സ്തംഭാദീനാം പ്രമാണി പ്രസംഗ ശബ്ദാതു പ്രമേയേ. അതാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ചർച്ച ചെയ്തത്. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു വിഷയമാണ് അദ്വൈതത്തെ സംബന്ധിച്ച്. അദ്വൈതത്തിന്റെ അസ്ഥിവാരം ഇതാണ്, അടിസ്ഥാനം ഇതാണ്. ഇതിലൂടെ മനസ്സിലാക്കിയാല് ശങ്കരാചാര്യർ പറയുന്ന അദ്വൈതം മനസ്സിലാകത്തുള്ളൂ. എന്താണ് ആ പറയുന്നതിന്റെ താല്പര്യം? ഇനി ആ വിഷയത്തെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. അതിനകത്ത് ചോദ്യങ്ങളും സമാധാനങ്ങളും വരാം. ഞാനതിന്റെ സാരമായ കാര്യം ഇവിടെ പറഞ്ഞേ ഉള്ളൂ, എങ്ങനെയാണ് ശബ്ദം പ്രമാണമാകുന്നത്. കിഞ്ചാത്ത ഉപനിഷത്തിനെ അങ്ങനെ പ്രമാണമായി ശ്രദ്ധിക്കുന്നതുകൊണ്ട് എന്താ നേട്ടം, കൊണ്ട് എന്താ സാധിക്കാൻ പോകുന്നത്? അനുചോദ്യം ഉപനിഷ മനത്വ ഉപയുക്തം വക്യം സിദ്ധാന്തം കൊണ്ട് എന്താ നീ സാധിക്കുന്നത് പറയും. വേദി തവത് ഉപനിഷതോ ബ്രഹ്മം ഏകത്വ പ്രതിപത്തി പ്രമാണം കുറുവന്തി കഥം അപ്രമാണം ഭവേയു. പറയുന്നു തത്വമസി എന്നുള്ള വാക്യം കേട്ടുകഴിഞ്ഞപ്പോ നിനക്ക് മനസ്സിലാവുമോ എന്താണ് ആ വാക്യം പറയുന്നത്, ബോധിപ്പിക്കുന്നത്? നീ സത്താണെന്ന് അങ്ങനൊരു ബോധമുണ്ടായോ? വേറെ എന്തെങ്കിലുമാണോ അത് പറഞ്ഞത്? നീ ആനയാണെന്നാണോ പറഞ്ഞത്? കുതിരയാണെന്നാണോ പറഞ്ഞത്? അങ്ങനെയൊന്നുമല്ലല്ലോ പറഞ്ഞത്. തത്വമസി എന്ന് കേട്ടുകഴിഞ്ഞപ്പോ നിനക്കുണ്ടായ ബോധം എന്താണ്? സത്താണ്. അതിന് നിനക്കൊരു ബോധമുണ്ടായോ? പ്രമാ യഥാർത്ഥമായ ബോധം. അതുവരെ നിനക്കുണ്ടായിരുന്ന ബോധങ്ങളെ അത് നിരാകരിച്ചോ? രാമൻ കൃഷ്ണൻ എന്നൊക്കെയുള്ള ബോധത്തെ. അങ്ങനെയൊരു ബോധത്തെ നീ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ നീ പറയണം, അത് കേട്ടപ്പോൾ എനിക്കൊരു ബോധം ഉണ്ടായില്ല എന്നാ ശരി. എന്തുകൊണ്ട് ആ ബോധം ഉണ്ടായില്ല എന്നുള്ള കാരണം അന്വേഷിക്കും. നിനക്ക് ആ ശബ്ദം പരിചയമില്ലാത്തതായിരിക്കും, അതുകൊണ്ടാകും. വ്യുത്പത്തി ശബ്ദാർത്ഥ ജ്ഞാനം അതിന്റെ വഴി നിനക്കില്ലാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ പല കാരണങ്ങളും വരാം അവിടെ. പിന്നെ നിന്റെ യോഗ്യതകളെ കുറിച്ചൊക്കെ ചിന്തിക്കേണ്ടി വരും. അങ്ങനെ ഒരു ബോധം ഇത് തലയ്ക്ക് പൊടിവല്ലോ എന്നോട് പറയുന്ന കാര്യമാണ് അദ്വൈതം. അത് പ്രത്യേകം ഓർക്കും. എനിക്ക് പൊടിവില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ഇത് പറഞ്ഞിട്ട് കാര്യമില്ല. തലയ്ക്ക് പൊടിവുള്ളവനോട് മാത്രമേ ഇത് പറയാൻ പറ്റൂ, അല്ലാത്തവരിത് കേട്ടിട്ട് ഒരു കാര്യമില്ല. ഇവിടുത്തെ ചർച്ചയും അങ്ങനെയുള്ളവരാണ്. കുറച്ച് വെളിയുള്ളവർ തമ്മിലാണ് ഇവിടുത്തെ ചർച്ച. വെളിവില്ലാത്തവരെ തമ്മിൽ ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. നമ്മൾ പറയുന്നത് ഇവനോട് കാര്യം പറഞ്ഞാൽ മനസ്സിലാകാത്ത, എന്നോട് പറഞ്ഞിട്ട് കാര്യമേ ഇല്ല. നമ്മൾ പരസ്പരം ചില വിഷയങ്ങളെ കുറിച്ച് സംസാരിക്കുകയും പറയാറില്ലേ? ഈ പോത്തിനോട് പറഞ്ഞിട്ടൊരു കാര്യമില്ല, മനസ്സിലാകത്തില്ല. അങ്ങനെ ഉള്ള ഒരു സന്ദർഭത്തിലോ വ്യക്തിയോടോ അല്ല ഈ ചർച്ച. ഇത് കുറച്ച് ബോധമുള്ളവരാണ്. ആ ബോധത്തിന്റെ തെളിവിന് വേണ്ടിയാണ് ഈ ചർച്ച. ബോധശൂന്യന്മാരുടെ ചർച്ച ചെയ്തിട്ടൊരു കാര്യമില്ല. അത് പറയും എന്താണ് പൊട്ടന്റെ മുമ്പിൽ ശംഖ വിളിക്കുന്നു എന്ന് പറയും. എന്തെങ്കിലും കാര്യമുണ്ട്, എന്തെങ്കിലും പ്രയോജനം ചെയ്യും. ഊതി ഊതി അവൻ വശം കിടും. പൊട്ടനെ സംബന്ധിച്ച്, ചെകുടനെ സംബന്ധിച്ച്, പൊട്ടനെന്ന് വെച്ചാൽ ചെകുട ബദിരൻ, അവനെ സംബന്ധിച്ച് എല്ലാം കണക്കായിരുന്നു. ഊതിക്കൊണ്ടിരുന്നാലും ശരി, ഊതിയില്ലെങ്കിലും ശരി, അവനെ സംബന്ധിച്ച് യാതൊരു വ്യത്യാസമില്ല. അവന് ശംഖം എന്ന് പറയുന്ന ഒരു രൂപം മാത്രമേ ഉള്ളൂ. ശംഖിൽ നിന്ന് ശബ്ദം എന്ന് പറയുന്ന ഒന്നും അവനില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ ഈ ചർച്ച നിഷ്ഫലമാണ്. ഈ ശബ്ദത്തിൽ നിന്ന് അങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ അത് ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ പറ്റത്തില്ല. എതിതാവത് ഉപനിഷത്തോ ബ്രഹ്മൈകത്വ പ്രതിപത്തി പ്രമാം കുർവന്തി. അങ്ങനെയൊരു ബോധം ഉണ്ടാകുന്നുണ്ടെങ്കിൽ സത്ത് എന്ന് ആണ് അതെന്നെ ബോധിപ്പിക്കുന്നത്, ഞാൻ സത്താണെന്നാണ് പറയുന്നത് എന്നൊരു ബോധം നിനക്കുണ്ടാകുന്നുണ്ടെങ്കിൽ കഥം അപ്രമാണം ഭവേയു, ഇത് പ്രമാണം അല്ലാതാകുന്നത് എങ്ങനെ, ഇത് തൂണുപോലെ ആകുന്നതെന്ന്, ഇത് പ്രമാണം തന്നെയാണ്. പറയുന്നു എനിക്ക് അങ്ങനെ ഒരു ബോധമേ ഉണ്ടാക്കുന്നില്ല എന്ന്. ഞാൻ രാമനാണ്, ഞാൻ രാമൻ തന്നെയാണ്. ഞാൻ ജനിച്ചവനാണ്, ഞാൻ ജനിച്ചവൻ തന്നെയാണ്. ഞാൻ മരിക്കുന്നവനാണ്, മരിക്കുന്നവൻ തന്നെയാണ്. എന്നെ സംബന്ധിച്ച് എന്റെ ഈ ബോധം ഇത്രയും ദൃഢമാണ്. ഏതുപോലെ അഗ്നിശീതം എന്ന് പറഞ്ഞാൽ എനിക്ക് സ്വീകരിക്കാൻ പറ്റും. എല്ലാവർക്കും അഗ്നി ഉഷ്ണം എന്നാണ്. അഗ്നി ഉഷ്ണം എന്ന് അനുഭവിക്കുന്നവനോട് അഗ്നിശീതം എന്ന് പറഞ്ഞ അങ്ങനെ നിങ്ങൾ പറയുന്ന കേട്ടിട്ട് എനിക്ക് അതുപോലെ തോന്നുന്നു. എന്നെ ഇത് പ്രമേയം ഉണ്ടാക്കുന്നില്ല. ശരി, അപ്പൊ എന്തോ ഒരു തകരാറുണ്ട്. ആ തകരാറ് എന്താണെന്ന് പരിശോധിക്കാം. ഇത്തിരി സ്പഷ്ടമായിട്ടും പറഞ്ഞു തത്വമസി, നീ ആ സത്താണ്. എന്നിട്ട് നിനക്ക് ബോധം ഉണ്ടാകുന്നില്ലെന്നാ പറയുന്നു. അപ്പൊ നിനക്ക് ബോധം ഉണ്ടാകുന്ന വഴി എന്താണെന്ന് ഞാനൊന്ന് പരിശോധിക്കാം. എങ്ങനെയാണ് നിനക്ക് ബോധം ഉണ്ടാകുന്നത്? വേറെ ഏതെങ്കിലും നിനക്ക് ബോധം ഉണ്ടാകും? എന്തെങ്കിലും ബോധം ഉണ്ടാകുന്നതെന്ന് അറിയണമല്ലോ. നീ ഇപ്പൊ സുഷുപ്തിയിലാണോ, അതോ എന്തെങ്കിലും ഈ ബോധത്തെ തടയുന്ന എന്തെങ്കിലും അകത്താക്കിച്ചിരിക്കുകയാണോ? അങ്ങനെയും വരാതെ ബോധം ഉണ്ടാകുന്നില്ല പറയുന്നതെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ചില സാധനങ്ങൾ ഉള്ളിൽ ചെന്നാൽ അങ്ങനെ പിന്നെ ബോധം ഉണ്ടാകത്തില്ല. ഉള്ളിലുള്ള ബോധം തന്നെയായിരിക്കും, വിചിത്രമായ ബോധങ്ങളായിരിക്കും. അങ്ങനെ വല്ലതും കഴിച്ചിട്ടാണോ ഇരിക്കുന്നത്? കഞ്ചാവ് അടിച്ചിരിക്കുന്നവൻ ബോധം ഉണ്ടാവും എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ. അതുകൊണ്ട് ആദ്യം അത് പരിശോധിക്കാം. എങ്ങനെയാ പരിശോധിക്കുന്നത്? അസഭവാ ദൈവം വദൻ ഭക്തമേശ്വരി. ആദ്യം പരിശോധിക്കണം ഇവന് ബോധമുണ്ടോന്ന്. ബോധമുള്ളവന്റെ അടുത്താണെങ്കിൽ ഇനി പറഞ്ഞിട്ട് കാര്യമുള്ളൂ. അല്ലാത്തവനോട് സംസാരിച്ചെന്തിനാ ആരോഗ്യം നഷ്ടപ്പെടുത്തുന്നത്? അല്ലേ, നമ്മൾ വേറെ ആളുടെ അടുത്ത് സംസാരിക്കുന്നു, പറയുന്ന അവന് ബോധമേ ഉണ്ടാകുന്നില്ല. മലയാളം അറിയാത്ത സായിപ്പിന്റെ മുമ്പിൽ ഇരുന്നുകൊണ്ട് ഒന്നര മണിക്കൂർ ഈ പ്രഭാഷണം നടത്തുന്നു, പ്രസംഗം നടത്തുന്നു, വല്ല പ്രയോജനമുണ്ടോ? ഒന്നും മനസ്സിലാകത്തില്ല. ശബ്ദം ഉണ്ടാവും, ശബ്ദം കേൾക്കും, ശബ്ദബോധം ഉണ്ടാകത്തില്ല. അതുപോലെ ഈ പറയുന്നവൻ എന്തെങ്കിലും തകരാറാണോ? ഇത്രയും തർപ്പിച്ച് പറയുന്ന എന്താണോ അഗ്നി ശീതം എന്ന് പറഞ്ഞാൽ ഞാനെന്ത് ധരിക്കണോ? ഒന്നും ധരിക്കത്തില്ല. അതുപോലെ നിങ്ങൾ പറയുന്നു ഞാൻ സത്താണെന്ന്, എനിക്കൊരു ബോധം ഉണ്ടാകുന്നില്ല. അങ്ങനെ ചോദിക്കാം. ഉപനിഷത് പ്രാമാണ്യ പ്രതിഷേധാർത്ഥം ഭവതോ വാക്യം. ഉപനിഷത് പ്രാമാണ്യ പ്രതിഷേധം കിന്ന കരോത്യേവ അഗ്നിർവാ രൂപപ്രകാശം. ശരി, അപ്പൊ ബോധത്തെ ഒന്ന് പരിശോധിക്കണം. ചിലർ വാശിക്കും പറയും, ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സംസാരിക്കുമ്പോൾ അങ്ങനെയൊരു തകരാറുണ്ട്. ചിലപ്പോൾ കാര്യം സിദ്ധാന്ത ദുരാഗ്രഹം എല്ലാവരുടെയും ഉള്ളിലിരിക്കുന്നു. ഞാനിപ്പോൾ ഒരു തത്വത്തെ, ഒരു സിദ്ധാന്തത്തെ ഗ്രഹിച്ചിരിക്കുമ്പോൾ അതിനോട് എനിക്കൊരു ദുരാഗ്രഹം വരും. അതിനെ മറ്റാരെങ്കിലും വന്ന് നിഷേധിച്ചാൽ എനിക്ക് അത് സ്വീകരിക്കാൻ പ്രയാസമില്ല. കാരണം അതിന്റെ അസ്തിത്വത്തിന്റെ തന്നെ ഒരു ഭാഗമായി ഞാനതിനോട് അത്രമാത്രം എന്റെ അഹന്ത കൊണ്ട് താതാത്മ്യപ്പെട്ടിരിക്കുക. അതുകൊണ്ട് എന്റെ സിദ്ധാന്തത്തിന് ആരെങ്കിലും ചോദ്യം ചെയ്യാൻ വന്നു കഴിഞ്ഞാൽ എനിക്ക് അത് അംഗീകരിക്കാൻ പ്രയാസമാണ്. നമുക്ക് നമ്മൾ ധരിച്ചിരിക്കുന്ന മനസ്സിലാക്കിയിരിക്കുന്ന വിഷയങ്ങളെ കുറിച്ച് നമ്മൾ മറ്റൊരാളുമായി സംസാരിക്കുമ്പോൾ ഇത് നമുക്ക് അനുഭവപ്പെടുന്ന കാര്യമാണ്. ഈ മറ്റൊരാൾ പറയുന്നത് ചിലപ്പോൾ നമ്മുടെ ഉള്ളിൽ ബോധ്യം വരും, ഇവൻ പറയുന്നതാണല്ലോ ശരി. എന്നാലും നമ്മൾ ധരിച്ചിരിക്കുന്നതിനെ വിടാനൊരു വൈമനസ്യം കാണിക്കും. അവൻ പറഞ്ഞത് ധരിച്ചില്ല എന്ന് ഭാവിച്ച് അവനോട് സംസാരിക്കും. അവൻ പറഞ്ഞത് ശരിയാണെന്ന് ധരിച്ചാലും പിന്നീട് സാഹചര്യങ്ങളൊന്നും പലതുമുണ്ട്. ഞാൻ വേറൊരാളോട് സംസാരിച്ചു. ഇതുപോലെ ആധ്യാത്മികമായ വിഷയങ്ങളെ കുറിച്ച് അദ്വൈതത്തെക്കുറിച്ചൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ സംസാരിച്ചയാള് ഗുരുവാണ്, ഒരുപാട് ശിഷ്യന്മാരുള്ള ആളാണ്. ഞങ്ങൾ രണ്ടുപേരും കൂടെ ഇരുന്ന് സ്വകാര്യതയിലിരുന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ കുറേയൊക്കെ അദ്ദേഹത്തിന് സ്വീകരിക്കാൻ പറ്റി. ഉള്ളിൽ ആ സിദ്ധാന്ത ദുരാഗ്രഹം ഉള്ളിലുണ്ടെങ്കിലും ഇത് മറ്റാരും അറിയുന്നില്ലല്ലോ, ഞങ്ങൾ രണ്ടുപേരുമല്ലേ അറിയുന്നുള്ളൂ. അതുകൊണ്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ കുറേയൊക്കെ അംഗീകരിച്ചു, തലയാട്ടിക്കൊണ്ടിരുന്നു. അങ്ങനെയും ആകാം, കുട്ടി പറഞ്ഞ പോലെയും പറയാം എന്നുള്ള രീതിയിലിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴാണ് അവിടേക്ക് മറ്റൊരാൾ കടന്നു വന്നത്. അത് അദ്ദേഹത്തിന്റെ ശിഷ്യനായിരുന്നു. ആ സമയം വരാണ്ട് സ്വഭാവം മാറി. പിന്നെ ഞാൻ പറയുന്നൊന്നും അംഗീകരിക്കത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ അതിലും ശക്തമായ യുക്തികൾ ഉപയോഗിച്ച് നിഷേധിക്കാൻ തുടങ്ങി. ആദ്യം അംഗീകരിച്ച കാര്യമാണ്, ഉള്ളിൽ ബോധിച്ച കാര്യമാണ്. പക്ഷെ രണ്ടാമതെന്താ കാരണം? ശിഷ്യന്റെ സാന്നിധ്യം. ശിഷ്യന്റെ മുമ്പിൽ, എന്റെ മുമ്പിൽ തോക്കാൻ തയ്യാറാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും അറിയുന്നില്ലല്ലോ. അവിടെ തോൽവിയും ചെയ്യുമൊന്നുമില്ല. എന്നാലും ആളുടെ മനസ്സിൽ തനിക്ക് ബോധം വന്നു എന്നറിഞ്ഞു കഴിഞ്ഞാൽ അതൊരു പരാജയമായിട്ടാണ് ആള് കണക്കാക്കുന്നത്. പക്ഷെ ശിഷ്യന്റെ മുമ്പിൽ അങ്ങനെ തോക്കും. അപ്പൊ പിന്നെ പോയില്ലേ, തന്റെ അസ്തിത്വോടെ പോയില്ലേ, ഗുരുത്വം എന്നുള്ള അസ്തിത്വോടെ നഷ്ടപ്പെട്ടില്ലേ. അതുകൊണ്ട് പിന്നെ എതിർക്കാൻ തുടങ്ങി. ഞാൻ സലാം പറഞ്ഞ് പിരിയും ചെയ്തു. ചിലപ്പോൾ നിന്ന് കഴിഞ്ഞാൽ രണ്ടും കൂടെ ചേർന്ന് നമ്മൾ കൈകാര്യം ചെയ്യും, ഗുരു ശിഷ്യനും കൂടെ ചേർന്ന്. ഇത് ഞാൻ ഉദാഹരണം പറഞ്ഞതേ ഉള്ളൂ, നമ്മുടെ അനുഭവത്തിലുള്ള കാര്യമാണ്. കാരണം ചില ആശയങ്ങൾ നമ്മുടെ അസ്തിത്വത്തോടെ ഒട്ടിപ്പിടിക്കും, പിന്നെ അതിനെ കളയാൻ പ്രയാസമാണ്. അതുകൊണ്ട് ചിലപ്പോൾ മനസ്സിലായാലും മനസ്സിലായില്ലെന്നുള്ള ഭാവത്തിൽ തർക്കം തുടരും. ഇതൊക്കെ അഹന്തയുടെ സൂക്ഷ്മമായ വശങ്ങൾ നമ്മൾ ബാധിച്ചിരിക്കുന്നതാണ്. അഹന്തയില്ലാത്തവന് ആ പ്രശ്നമില്ല. കാരണം അറിവെന്ന് പറയുന്നത് എപ്പോഴും തിരുത്തിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ഇത് അനന്തമാണ്, എവിടെയും തിരുത്തം മാറിക്കൊണ്ടിരിക്കും. മാറാത്ത ഒന്ന് മാത്രമേ ഉള്ളൂ, മാറാത്ത അറിവ്. മാറാത്ത അറിവും മാറുന്ന അറിവുമുണ്ട്. ചിന്തിക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്നതെല്ലാം മാറുന്ന അറിവുകളാണ്. അപ്പോൾ അത് മാറുന്നതിന് നമ്മൾ അസ്വസ്ഥരാകേണ്ട കാര്യമില്ല. ഇന്ന് ധരിക്കുന്നതായിരിക്കില്ല നാളെ ധരിക്കുന്നു, അതായിരിക്കില്ല അടുത്ത ദിവസം ധരിക്കുന്നു. അതിന് കയറി പിടിച്ചു കഴിക്കുന്നു. അതിനല്ല ആത്മനിഷ്ഠ എന്ന് പറയുന്നു. അറിവ് മാറാത്തതാണെന്ന് ബോധിക്കുന്നതാണ് ആത്മനിഷ്ഠ. അല്ല, നമ്മൾ ആർജിച്ച അറിവിൽ ബലം പ്രയോഗിച്ച് നിൽക്കുന്നാൽ അത് എപ്പോഴും വിട്ടുകൊടുക്കണം, അത് മാറിക്കൊണ്ടേയിരിക്കും, സ്ഥായിയായി നിൽക്കാൻ പറ്റത്തില്ല. അല്ലെങ്കിൽ ചിലരൊക്കെ പറയുന്ന പോലെയാണ്, ഇതാണ് അവസാനത്തെ പുസ്തകം, ഇതാണ് അവസാനത്തെ ഉപദേശം, ഇതാണ് അവസാനത്തെ പ്രവാചകം എന്നൊക്കെ പറയുന്നവരുള്ള ശുദ്ധ അസംബന്ധങ്ങളായിരിക്കും. അറിവിനങ്ങനെ അതിരിടാൻ പറ്റത്തില്ല. അത് ഇങ്ങനെ വികസിച്ചുകൊണ്ടേയിരിക്കും, ഈ പ്രപഞ്ചം വികസിക്കുന്ന പോലെ. പക്ഷെ ഈ ദുരാഗ്രഹം കൊണ്ട്, സിദ്ധാന്ത ദുരാഗ്രഹം എന്ന് പറയും, അതുകൊണ്ട് മനസ്സിലായാലും മനസ്സിലാക്കിയില്ല എന്നുള്ള ഭാവത്തിൽ നമ്മൾ സാധാരണ സംസാരിക്കും. അതുകൊണ്ടിവിടെ ചോദിക്കുകയാണ്, നിങ്ങളെന്താ പറയുന്നത്? തത്വമസി എന്ന് പറഞ്ഞപ്പോൾ ബോധം ഉണ്ടായില്ലെന്ന് പറഞ്ഞാൽ വാക്യം അത് ഉപനിഷത്തായിക്കൊള്ളട്ടെ, ലൗകികമായിക്കൊള്ളട്ടെ, വൈദികമായിക്കൊള്ളട്ടെ, ഇവിടെ വാക്യം എന്നുള്ള രീതിയിൽ എടുക്കുമ്പോൾ അതിന് ലൗകിക വാക്യമെന്നോ വൈദിക വാക്യമെന്നോ ഉള്ള വ്യത്യാസമൊന്നുമില്ല. ഗുരു പറഞ്ഞ വാക്യമെന്നോ ശിഷ്യൻ പറഞ്ഞ വാക്യമെന്നോ അങ്ങനെയുള്ള ഒരു വ്യത്യാസമൊന്നുമില്ല. വാക്യങ്ങൾക്കെല്ലാം ഒരേ സ്വഭാവമാണ്. അപ്പോൾ ആ വാക്യത്തിൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും പ്രാമാണ്യത്തെ കണ്ടെത്താൻ കഴിഞ്ഞാൽ അത് ശ്രുതിവാക്യത്തിനും കണ്ടെത്തും. അങ്ങനെ പ്രാമാണ്യ ചിന്തയിൽ ഇവിടെ ശ്രുതിവാക്യത്തിനൊരു പ്രത്യേകതയൊന്നും പറയുന്നില്ല, മറ്റു വാക്യങ്ങളെ പോലെ. അത് പിന്നെ വ്യത്യാസം വരുന്നത് എന്താണ്? അതിൻ്റെ താല്പര്യം, അതിന് വ്യത്യാസം. സാധാരണ വാക്യങ്ങളുടെ താല്പര്യമല്ല ശ്രുതിവാക്യത്തിൻ്റെ താല്പര്യം. പ്രമാണം എന്നാണ് അതിലേക്ക്. അത് മറ്റു വാക്യങ്ങളെ പോലെ തന്നെ, അതിന് വിശേഷതയൊന്നുമില്ല. അപ്പൊ നിങ്ങൾ പറയുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നത് എന്താണോ, വാക്യം പ്രമേയം ഉണ്ടാക്കത്തില്ല. എന്തുകൊണ്ട്? തത്വമസി എന്ന് പറഞ്ഞപ്പോൾ എനിക്കൊരു ബോധം ഉണ്ടായില്ല. പഴയതുപോലെ ഞാനിപ്പോഴും രാമൻ തന്നെയാണ്, സത്തല്ല. അതിൻ്റെ താല്പര്യം വാക്യം പ്രമേയം ഉണ്ടാക്കുന്നില്ല എന്നാണ്. ശരി, അങ്ങനെയാണെങ്കിൽ തിരിച്ചെന്ന് ചോദിക്കാം, നിങ്ങൾ എന്താ പറയുന്നത്? വാക്യം പ്രമേയം ഉണ്ടാക്കത്തില്ല എന്നല്ലേ പറഞ്ഞത്? ശരി, ആ വാക്യത്തെ ഞാൻ പറയാം. വാക്യം പ്രമേയം ഉണ്ടാക്കുന്നില്ല. ശരി, ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്തെങ്കിലും ബോധമുണ്ടായോ? വാക്യം പ്രമേയം ഉണ്ടാക്കുന്നില്ല, ഇതിൽ നിങ്ങൾക്കൊരു ബോധമുണ്ടായോ? ഇല്ലെന്ന് പറയാൻ പറ്റൂ, കാരണം ഇതല്ലേ അയാൾ പറഞ്ഞുകൊണ്ടിരുന്ന ഇതുവരെ. വാക്യം പ്രമേയം ഉണ്ടാക്കത്തില്ല. ആ വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകുന്നു എന്ന് ചിന്തിച്ചു നോക്കുക എന്നാണ്. വാക്യം അനുഭവത്തെ ഉണ്ടാക്കത്തില്ല, വാക്യം അനുഭൂതിയെ ഉണ്ടാക്കത്തില്ല. ഇതാണ് പറയുന്നത്. അപ്പോൾ ആ വാക്യത്തെ ഞാൻ പറയുന്നു, എന്നിട്ട് നമുക്ക് നിങ്ങൾക്ക് പ്രമേയം ഉണ്ടായോ? വാക്യം പ്രമേയം ഉണ്ടാകുന്നില്ല. എന്തെങ്കിലും ബോധം ഉണ്ടായോ? ഉണ്ടായല്ലോ, വാക്യം പ്രമേയം ഉണ്ടാകത്തില്ല എന്ന ബോധം എനിക്കുണ്ടായോ? ഞാൻ ഉച്ചരിച്ച ഈ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് പ്രമേയം ഉണ്ടായെങ്കിൽ വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകുന്നു എന്ന് പറയുന്ന സിദ്ധാന്തത്തെ സ്വീകരിക്കേണ്ടി വരും. നിങ്ങൾക്ക് അഭിപ്രായവ്യത്യാസം ഇതേ ആയിരുന്നു, എന്താണ് വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകത്തില്ല. എന്നാൽ ഞാൻ ആ വാക്യത്തെ തന്നെ പറയുന്നു, നിങ്ങൾ പറയുന്ന അതാണ്, വാക്യം പ്രമേയം ഉണ്ടാക്കുന്നില്ല. ഈ വാക്യം നിങ്ങളിപ്പോൾ കേട്ടു, ഇത് നിങ്ങൾക്ക് ബോധമുണ്ടായി, ഉണ്ടായി, ഉണ്ടായെങ്കിൽ ഈ വാക്യം ഇപ്പോൾ പ്രമേയം ഉണ്ടാക്കി. അപ്പോൾ വെറുതെയാണ് നിങ്ങൾ വാശി പിടിക്കുന്ന, എന്താണ് വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാക്കത്തില്ലെന്ന്. അപ്പോൾ എന്താണ് താൻ പറയുന്നത്, ആ പറയുന്നതിൻ്റെ താല്പര്യം സ്വയം മനസ്സിലാക്കാതെ ആൾക്കാർ പറയും. വൃഥാ പ്രലാപനം എന്ന് പറയും, കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കും. തർക്കം എന്ന് പറയുന്നതാണ് പലപ്പോഴും, പറയുന്ന ആൾ എന്താ പറയുന്നത് എന്നും മനസ്സിലാക്കാതെ പറയും. അതുകൊണ്ട് ആദ്യം അയാളെ മനസ്സിലാക്കിക്കുകയാണ്, നിങ്ങളുടെ സിദ്ധാന്തം എന്താണ്, വാക്യത്തിൽ നിന്ന് പറഞ്ഞു ഉണ്ടാകത്തില്ല, അതല്ലേ നിങ്ങൾ പറയുന്നു. ശരി, ഞാൻ ആ വാക്യത്തെ ഏറ്റുപറയുന്നു, നിങ്ങളുടെ ആശയത്തെ, നിങ്ങളുടെ സിദ്ധാന്തത്തെ ഞാൻ വാക്യരൂപത്തിൽ പറയുന്നു. എന്താണ് എന്റെ വാക്യം? വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകുന്നില്ല. ഇപ്പോൾ ഈ വാക്യം നിങ്ങൾ കേട്ടോ? കേട്ടു. ഈ വാക്യത്തിൽ നിങ്ങൾക്ക് ബോധമുണ്ടായോ? ഉണ്ടായി. അപ്പോൾ വാക്യത്തിൽ പ്രമേയം ഉണ്ടാക്കും. അടിച്ച വടിയെ പിടിച്ചു വാങ്ങി തിരിച്ചടി കൊടുക്കുക. ചിലരങ്ങനെ അടിച്ചാലേ നിന്നാ ഉപദേശം കൊണ്ട് നന്നാവത്തുള്ളു, തല്ലിയാലേ നന്നാവത്തുള്ളു. അങ്ങനെ തല്ലിയുണ്ടവനെ തല്ലണം, അതാണ് ഇവിടെ ഭാഷകാരൻ ഒരു തല്ല് കൊടുത്തത് അവന്. അല്ലാതെ ബോധം ഉണ്ടാകത്തില്ലെങ്കിൽ എന്ത് ചെയ്യും? അല്ലേ കുട്ടിയെ പഠിപ്പിക്കുന്നു, എത്ര പറഞ്ഞാലും അവന് മനസ്സിലാകത്തില്ല. ചെവി പിടിച്ച് നല്ലൊരു കിഴിക്ക് കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം മനസ്സിലായെന്ന് പറയും. അതുപോലെ ഇപ്പം പറഞ്ഞ് മനസ്സിലായി. അതുപോലെയാണ് ഇപ്പോൾ അയാളെ സംബന്ധിച്ച് എന്താണോ വാക്യത്തിൽ നിന്ന് അങ്ങനെ ബോധം ഉണ്ടാകത്തില്ല, അതുകൊണ്ട് തത്വമസി എന്ന് എനിക്ക് ബോധം ഉണ്ടായില്ല. ശരി, അതിനൊരു പറയണു സഭവാനേവം മതൻ ഭക്തവ്യ. ഇങ്ങനെ വാശി പിടിച്ച് സംസാരിക്കുന്ന ഒരു കാര്യം പറയണം, എന്താണ് ഉപനിഷത്ത് പ്രാമാണ്യ പ്രതിഷേധാർത്ഥം. ഉപനിഷത്തിന് പ്രാമാണ്യമില്ല, വാക്യത്തിന് പ്രാമാണ്യമില്ല. ഭഗവതോ വാക്യം, അതിനുവേണ്ടി അങ്ങ് പറഞ്ഞ വാക്യം എന്താണ് ഉപനിഷത്ത് പ്രാമാണ്യം. ആ വാക്യം എന്താണ് ഉപനിഷത്തിന് പ്രാമാണ്യമില്ല എന്നുള്ള വാക്യം. പ്രാമാണ്യ പ്രതിഷേധം കിംന കരോതി, അത് പ്രാമാണ്യ പ്രതിഷേധത്തെ ചെയ്യുന്നില്ലേ? പ്രാമാണ്യ പ്രതിഷേധം എന്നുള്ള ഒരു ബോധം നിങ്ങൾക്കുണ്ടായോ ആ വാക്യത്തിൽ നിന്ന്? കരോത്തിയവ, അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നില്ല. എന്താണ് അഗ്നിരൂപ രൂപപ്രകാശം? എന്താണ് നിങ്ങൾ പറയുന്നത്? അഗ്നി ഈ രൂപത്തെ ആകൃതിയെ നടത്തെ പ്രകാശിപ്പിക്കുന്നില്ലെന്നില്ലാണോ എന്നാണ് നിങ്ങൾ പറയുന്നത്? അങ്ങനെ പറയണം വാക്യം പ്രാമാണ്യമല്ല എന്ന് നിങ്ങൾ പറഞ്ഞപ്പോൾ എനിക്കൊന്നും മനസ്സിലായില്ല എന്ന് നീ വാശിക്ക് പറഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ നേരത്തെ പോലെ, വെറുതെ വാശി പിടിച്ച് തർക്കിക്കാൻ വേണ്ടി തർക്കിക്കും, അതാണ് വാശി പിടിച്ചുള്ളത്. അങ്ങനെ പറയുകയാണെങ്കിൽ നിങ്ങൾ പറയുന്നതിൻ്റെ താല്പര്യം എന്താണ്? അഗ്നി ഈ രൂപങ്ങളെ പ്രകാശിപ്പിക്കുന്നില്ല എന്നാണ്. പിന്നെ നമ്മൾ സംസാരിച്ചിട്ട് കാര്യമില്ല, അറിയാൻ വേണ്ടിയല്ല നിങ്ങൾ സംസാരിക്കുന്നത്, വെറുതെ ശബ്ദം ഉണ്ടാക്കാൻ വേണ്ടി, തർക്കിക്കാൻ വേണ്ടി, വാദിക്കാൻ വേണ്ടിയാണ്. അറിയാൻ വേണ്ടിയിട്ടാണെങ്കിൽ ഇത് ധാരാളം മതി, അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഇനി എത്ര നീണ്ടുപോയാലും ഇതുകൊണ്ട് പ്രയോജനം ഉണ്ടാവത്തില്ല. അപ്പോൾ നിങ്ങൾ പറയുകയാണ്, നിങ്ങൾ പറഞ്ഞ അതേ വാക്യത്തെ ഞാൻ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ബോധം ഉണ്ടായില്ല എന്ന് പറയുകയാണെങ്കിൽ അതിന് താല്പര്യം എന്താണ്? അഗ്നി രൂപപ്രകാശം എന്ന കരുതിയോ, പ്രകാശം ഇതിനെയൊന്നും പ്രകാശിപ്പിക്കുന്നില്ല എന്ന് പറയുന്ന പോലെയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് അംഗീകരിക്കേണ്ടി വരും വാക്യം ബോധത്തെ ഉണ്ടാക്കുന്നു, അങ്ങനെയാണെങ്കിൽ ഉപനിഷത്ത് വാക്യവും ബോധത്തെ ഉണ്ടാക്കുന്നു. ആ ബോധത്തിൽ വരുന്ന വ്യത്യാസം അത് മറ്റൊരു കാര്യം, എന്ത് തരം ബോധമാണ് ഉണ്ടാക്കിയത്, അതുകൊണ്ട് എന്താ പ്രയോജനം ഉണ്ടായത്, അതൊക്കെ മറ്റൊരു കാര്യം. അഥ കരോതി, ഓ അങ്ങനെ ഒന്നും പറഞ്ഞു, ശരി അങ്ങനെയാണെങ്കിൽ ഞാൻ സമ്മതിക്കാം. സമ്മതിച്ചു, വാക്യത്തിൽ നിന്നും ബോധമുണ്ട്. സമ്മതിക്കാതിരിക്കാൻ പറ്റില്ലല്ലോ, ഇപ്പോൾ ചർച്ച നിർത്തി, ചർച്ച ഇവിടെ അവസാനിപ്പിക്കേണ്ടി വരും. കാരണം അവനോട് സംസാരിച്ചിട്ട് കാര്യമില്ല, കഴുതിയോട് ഉപദേശിച്ചിട്ട് വല്ല കാര്യമുണ്ട്? എഴുന്നേറ്റ് പോ, എന്നോട് സംസാരിക്കാൻ എനിക്ക് സമയം. അഥ കരോതി, ശരി സമ്മതിച്ചു. യതി കരോതി ഭഗവത്ത പ്രതിഷേധാർത്ഥം പ്രമാണം ഭഗവത് വാക്യം അഗ്നിശ്ച രൂപപ്രകാശകോ ഭവേ. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ അംഗീകരിച്ചു കഴിഞ്ഞാൽ എന്താണ്? ഞാൻ പറഞ്ഞ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് ബോധമുണ്ടായി, അത് നിങ്ങളുടെ തന്നെ ആശയമാണ്. ഞാൻ വാക്യത്തിലൂടെ പറഞ്ഞു, നിങ്ങളുടെ ആശയത്തെ നിങ്ങൾക്ക് നിഷേധിക്കാൻ പറ്റും. തഥാ പ്രതിഷേധാർത്ഥം പ്രമാണം ഭഗവത് വാക്യം. ആ വാക്യത്തിൽ നിന്ന് നിങ്ങൾ പറയുന്ന സിദ്ധാന്തം എന്താണോ, വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകുകയില്ല എന്ന നിങ്ങളുടെ സിദ്ധാന്തം ഉണ്ടല്ലോ, അതിന് പ്രമാണമായി ഈ വാക്യം. അപ്പോൾ വാക്യം പ്രമാണമാകും, വാക്യത്തിൽ നിന്ന് ബോധമുണ്ടാകുകയില്ല എന്ന് പറയുന്ന ബോധത്തിന് പ്രമാണവും വാക്യം തന്നെ. വേറെ തരത്തിൽ പറഞ്ഞാൽ നാക്ക് പറയുന്നു നാക്കുണ്ടെന്ന് അല്ലേ, ഇനി നാക്ക് പറയുന്നു നാക്കില്ലെന്ന്. അപ്പോ നാക്കുണ്ടെന്ന് പറയുന്നതിനും നാക്കില്ലെന്ന് പറയുന്നതിനും പ്രമാണം എന്താ? നാക്ക് തന്നെ. അപ്പോൾ ഇതെന്താ മനസ്സിലാക്കേണ്ടത്? നാക്കുണ്ടെന്നോ ഇല്ലെന്നോ, രണ്ടും പറയുന്നതിനുള്ള സ്വാതന്ത്ര്യം നാക്കുന്നുണ്ട്, പക്ഷെ അതുകൊണ്ട് നാക്കില്ലാതാകുന്നില്ല. അങ്ങനെ ഒരു സ്വാതന്ത്ര്യമാണ് നാക്കിന്. ആ നാക്കിന് പറയാം നാക്ക് ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം, അത് തടയാൻ ആർക്കും പറ്റത്തില്ല. അറിഞ്ഞു തടയാൻ പറ്റുമോ നാക്കില്ല എന്ന് നാക്ക് പറയാൻ തുടങ്ങിയാണെങ്കിൽ തടയാൻ പറ്റില്ല. നാക്കിന് രണ്ടും പറയാം, ഉണ്ടെന്നും പറയാം ഇല്ലെന്നും പറയാം. പക്ഷേ ഇല്ലെന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം ഉണ്ടെന്ന് തന്നെ. അതുപോലെ വാക്യത്തിൽ നിന്ന് പ്രമ ഉണ്ടാകത്തില്ല എന്ന് വാക്യം പറഞ്ഞ എന്ന് പറഞ്ഞാലും അതിന്റെ അർത്ഥം എന്താണ്? വാക്യത്തിൽ നിന്ന് പ്രമേയം ഉണ്ടാകുന്നു എന്നാണ്. എന്തുകൊണ്ട് ആ വാക്യത്തിൽ നിന്ന് നിങ്ങൾക്ക് അങ്ങനെ ഒരു ബോധം ഉണ്ടാകുന്നുണ്ട്? അപ്പോൾ വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നില്ല എന്ന് പറയാൻ കഴിയത്തില്ല. പറഞ്ഞാൽ ഇതുപോലെ ആയിരിക്കും. വിശേഷിച്ചതിന് കഴമ്പൊന്നുമില്ല, നാക്കില്ല എന്ന് നാക്ക് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം നാക്കുണ്ടെന്നാണ്. തഥാ പ്രശയദാർത്ഥം പ്രമാണം ഭഗവത് വാക്യം. അപ്പോൾ എന്തുവരും? അഗ്നിശ്ച രൂപപ്രകാശമോ ഭവേ. അപ്പം നിങ്ങൾ അംഗീകരിക്കുന്നു ഈ അഗ്നി ഇതിനെ എല്ലാം പ്രകാശിപ്പിക്കുന്നു. പ്രതിഷേധവാക്യം പ്രാമാണ്യ ഭവത്യേക ഉപനിഷത പ്രാമാണ്യം. ഒരു വാക്യത്തിന് നിങ്ങൾ പ്രമാണമായി സ്വീകരിച്ചാൽ, നിങ്ങൾ പറഞ്ഞ വാക്യത്തെ, വാക്യം പ്രമേയം ഉണ്ടാക്കത്തില്ല എന്ന് പറഞ്ഞ വാക്യത്തെ നിങ്ങൾ, അതാണ് പ്രതിഷേധവാക്യം, അതിനെ നിങ്ങൾ പ്രമാണമായി സ്വീകരിച്ചു കഴിഞ്ഞാൽ ഉപനിഷതം പ്രാമാണ്യം, ഉപനിഷത്തും പരമേയം ഉണ്ടാക്കും എന്ന് നിങ്ങൾക്ക് സ്വീകരിക്കേണ്ടി വരും, അംഗീകരിച്ചേ പറ്റൂ. അത്ര ഭഗവന്തോ ഭ്രവന്തോ സഹ പരിഹാരീതി പറയുന്നു. ഇനി വിഷയം നിങ്ങളുടെ മുമ്പിൽ ഞാൻ ഇട്ടിരിക്കുകയാണ്. നിങ്ങൾ ഇതുവരെ പറഞ്ഞുകൊണ്ടിരുന്ന, നിങ്ങൾ തൂങ്ങിപ്പിടിച്ചിരുന്ന ഒരു വാദമുണ്ടല്ലോ, എന്താണോ? ശബ്ദത്തിൽ നിന്ന് ബോധം ഉണ്ടാകില്ല, അതിനി എന്താ പരിഹാരം നിങ്ങളുടെ കയ്യിലുള്ളത്? അത്ര ഭഗവന്തോ ബ്രുവന്തോ, അത്ര ഭഗവന്തോ എന്ന് പറയുന്നത് കളിയാക്കി പറയുന്നു, മഹാനായ അങ്ങ് തന്നെ പറയുന്നു. ഇതുവരെ അങ്ങ് പറഞ്ഞിരുന്നതിന് ഇതുവരെ അങ്ങ് പറഞ്ഞുകൊണ്ടിരുന്നു നാക്കില്ല നാക്കില്ല, ഇനിയിപ്പോ എന്താ നിങ്ങൾ പറയുന്നത്? പക്ഷെ അങ്ങനെ ഒരു പറഞ്ഞാലെന്ത് ചെയ്യും? വാശി പിടിച്ച് പറയാണ് എനിക്ക് നാക്കില്ല, എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെന്താ പരിഹാരം? ഒരേ ഒരു പരിഹാരമേ ഉള്ളൂ, നാക്കുണ്ടെന്ന് അംഗീകരിക്കുക, അല്ലെങ്കിൽ ആ പറച്ചിന് നിർത്തുകയെങ്കിലും ചെയ്യുക. ഇവിടെ പറയുന്നു ശരി, അത് ഞാൻ അംഗീകരിച്ചു, ശബ്ദത്തിൽ നിന്ന് ബോധമുണ്ടാവും, വേദത്തിൽ നിന്നും ബോധമുണ്ടാവും. പക്ഷേ എനിക്ക് അഭിപ്രായ വ്യത്യാസമുണ്ട്. മനു അത്ര പ്രത്യക്ഷ മദ്വാക്കി ഉപനിഷത് പ്രാമാണ്യ പ്രതിഷേധാർത്ഥ പ്രതിപത്തി അഗ്നിവിച്ച രൂപപ്രകാശ പ്രതിപത്തി പ്രമ. പക്ഷേ നിങ്ങളെന്നെ വാദത്തിൽ തോൽപ്പിച്ചു, പക്ഷെ എന്നാലും എനിക്ക് തോക്കാൻ മനസ്സില്ല. ഞാൻ പറഞ്ഞതിന് കാര്യമുണ്ട്. എന്താണോ ഞാൻ പറഞ്ഞെടുത്തൊക്കെ കാര്യങ്ങൾ ശരിയാണ്, നിങ്ങൾ പറയുന്നത് എന്താണോ? അഗ്നി രൂപത്തെ പ്രകാശിപ്പിക്കുന്നു, അതിന് തർക്കമൊന്നുമില്ല. വാക്യം ബോധത്തെ ഉണ്ടാക്കുന്നു, അതിനും തർക്കമില്ല, അത് ഞാൻ അംഗീകരിക്കും. കാരണം എന്റെ വാക്യത്തിൽ നിന്ന് ബോധം ഉണ്ടാകുന്നു, വാക്യം ബോധത്തെ ഉണ്ടാക്കുന്നില്ല എന്ന വാക്യത്തിൽ നിന്നും ബോധം ഉണ്ടായി. നാക്കില്ല എന്ന് പറഞ്ഞിടത്തും നാക്കിന് അംഗീകരിച്ചു. അതുകൊണ്ട് ഇത്രയും ഭാഗം ഞാനും സ്വീകരിക്കും. പക്ഷേ തത്വമസി എന്ന് പറയുന്ന വാക്യത്തിൽ നിന്ന് ഞാൻ സത്താണെന്നുള്ള ബോധം ഉണ്ടാകുമെന്ന് പറഞ്ഞാൽ അത് ഞാൻ സമ്മതിക്കത്തില്ല, അത് സാധ്യമല്ല. അവിടെയാണ് എനിക്ക് അഭിപ്രായ വ്യത്യാസം. പ്രത്യക്ഷ മദ്വാക്യ ഉപനിഷത് പ്രാമാണ്യ പ്രസിദ്ധാർത്ഥ പ്രതിപത്തി എന്റെ വാക്യത്തിൽ നിന്ന് ഉപനിഷത് വാക്യം ബോധം ഉണ്ടാകത്തില്ല എന്ന് പറഞ്ഞ വാക്യത്തിൽ നിന്നും ബോധമുണ്ടായി, അക്കാര്യം ഞാൻ അംഗീകരിക്കാം. അഗ്നിവിജ രൂപപ്രകാശ പ്രതിപത്തി, അഗ്നി രൂപപ്രകാശം ആ ബോധം ഉണ്ടാകുന്നു, ആദ്യം ഞാൻ സമ്മതിക്കാം. പക്ഷേ ഇതംഗീകരിക്കാൻ പറ്റത്തില്ല, തത്വമസിയിൽ നിന്ന് ബോധമുണ്ടാകും, അത് അംഗീകരിക്കാൻ പറ്റത്തില്ല. കസ്തർഹി ഭഗവതോ പ്രദ്വീഷു ബ്രഹ്മേകത്വ പ്രത്യ പ്രമാം പ്രത്യക്ഷം കുർവദീഷു ഉപനിഷസ്സു ഉപലഭ്യമാനാസു ചോദിക്കുകയാണ്. ബ്രഹ്മേകത്വ പ്രത്യയ പ്രമ ആ പ്രമേയം ഉണ്ടാക്കുന്ന ആ പ്രമേയം ഇങ്ങനെ പ്രത്യക്ഷമായ പ്രമേയം എന്ന് വെച്ചാൽ സ്വ അനുഭവം. പ്രത്യക്ഷം എന്ന് പറയുമ്പോൾ അവിടെ ഉദ്ദേശിക്കുന്നത് സ്വാനുഭവം എന്നാണ്. പ്രത്യക്ഷമല്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം പരാനുഭവം അല്ലെന്നാണ്. ഇവിടെ തെറ്റിദ്ധാരണ, സാറിന് നമ്മൾ പറയുന്ന പ്രത്യക്ഷം പോലെ അല്ല. ഇപ്പം എൻ്റെ മുമ്പിലിരിക്കുന്ന പുസ്തകം പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എൻ്റെ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ എൻ്റെ കണ്ണുകൊണ്ട് അതിനെ കാണുന്നു. ഇത് പ്രത്യക്ഷമുണ്ടെന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഇവിടെ ഇതിൻ്റെ മുമ്പിൽ ഇരിക്കുന്ന ഒരാൾ അതിനെ കാണുന്നില്ല. കാരണം എൻ്റെ മുമ്പിലിരിക്കുന്ന വസ്തു എൻ്റെ ഇന്ദ്രിയവുമായിട്ട് ബന്ധപ്പെട്ട് എൻ്റെ മനസ്സിൻ്റെ സാന്നിധ്യത്തിൽ എനിക്കതിനെക്കുറിച്ച് ബോധമുണ്ടാകുന്ന അതേസമയം തന്നെ ഇവിടെ ഇല്ലാത്ത ഒരു വ്യക്തിക്ക് ഇത് അപ്രത്യക്ഷമാണ്. അപ്പോൾ പ്രത്യക്ഷം അപ്രത്യക്ഷമെന്ന് പറയുന്നതിനുള്ള ഭേദം ഇവിടെ ഇത്തരത്തിലാണ് മനസ്സിലാക്കേണ്ടത്. എങ്ങനെ? പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ സ്വപ്രത്യക്ഷം, അപ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ പരന് പ്രത്യക്ഷം അല്ല. അത്തരത്തിൽ മനസ്സിലാക്കുന്നു. അല്ലാതെ ഞാൻ തന്നെ കാണുന്നു, ഞാൻ തന്നെ കാണുന്നില്ല എന്നുള്ള അർത്ഥത്തിലല്ല ഇവിടെ മനസ്സിലാക്കുന്നു. അതായത് എനിക്കിപ്പോൾ പ്രത്യക്ഷമാണ്, ഒരു മണിക്കൂർ മുമ്പ് പ്രത്യക്ഷമായിരുന്നില്ല, ഒരു മണിക്കൂർ കഴിഞ്ഞ് പ്രത്യക്ഷമാകത്തില്ല, അങ്ങനെയല്ല. പ്രത്യക്ഷം അപ്രത്യക്ഷം താൻ അന്യൻ, താൻ പരൻ എന്നുള്ള നിലയ്ക്ക് മനസ്സിലാക്കും. ഇവിടെ ഇപ്പോൾ ഇത് പ്രത്യക്ഷം എന്ന് ഞാൻ എന്തുകൊണ്ട് പറയുന്നു? ഇതെന്റെ ഇന്ദ്രിയത്തിന്റെ വിഷയം ആയതുകൊണ്ട്. ഇത് അപ്രത്യക്ഷം എന്ന് എന്തുകൊണ്ട് പറയേണ്ടി വരുന്നു? അന്യന് ഇത് പ്രത്യക്ഷം ആകാത്തതുകൊണ്ട്. ആ രീതിയിൽ ഇത് മനസ്സിലാക്കുമ്പോൾ ചോദിക്കുന്നു, തത്വമസി എന്ന വാക്യം അത് ഒരുവൻ കേൾക്കുന്നു. കേൾക്കാത്തവർ ഒരുപാട് പേരുണ്ട്, ഒരാൾ കേൾക്കുന്നു, പത്ത് പേര് കേൾക്കുന്നില്ല. കേൾക്കുന്നവന് ആ വാക്യത്തിൽ നിന്നും പ്രമേയം ഉണ്ടാകുന്നു. ഉണ്ടാകുന്നില്ല എന്ന് പറഞ്ഞാൽ അത് കേൾക്കാത്തവന്റെ കാര്യമാണ് പറയുന്നത്, കേൾക്കുന്നവനുണ്ടാകുന്നു. പറഞ്ഞല്ലോ, അത് ആ ബോധം ഉണ്ടാകുന്നതിനുള്ള യോഗ്യത കണ്ടത് അപേക്ഷിക്കുന്നു. അതിപ്പോ ഏത് വിഷയത്തെ സംബന്ധിച്ചാലും ശരി, യോഗ്യതയുള്ളവനെ അത് മനസ്സിലാകും. അല്ലാത്തവർക്ക് നമ്മൾ ഏത് വിഷയത്തെ കുറിച്ച് പറഞ്ഞു കൊടുത്താലും അത് മനസ്സിലാകത്തില്ല. എൽ കെ ജിയിലിരിക്കുന്ന ഒരു കുട്ടിയുടെ മുമ്പിൽ എം എയുടെ പാഠങ്ങൾ പറഞ്ഞു കൊടുത്താൽ മനസ്സിലാകും. പറയുന്ന ശബ്ദത്തിന്റെ തകരാറാണോ, പറയുന്ന വ്യക്തിയുടെ തകരാറാണോ, പറയുന്ന തത്വത്തിന്റെ ന്യൂനതയാണോ, ഒന്നുമല്ലല്ലോ. മനസ്സിലാകത്തില്ല. അത് യോഗ്യത അപേക്ഷിക്കുന്നു. അത് സാധാരണ ലൗകികമായ കാര്യങ്ങളിലെ എല്ലാ വിഷയങ്ങളിലും ഈ യോഗ്യത ഒരു മുഖ്യമായ കാര്യമാണ്. അവന് തത്വമസിക്ക് ആ യോഗ്യത വേണ്ടേ? ഏതൊരു വിഷയം, സയൻസാണോ കണക്കാണോ ചരിത്രമാണോ, ഏത് വിഷയം പഠിക്കുന്നതിന് ശരി, യോഗ്യതയുള്ളവർക്കേ അത് പറ്റൂ. എൽ കെ ജിക്കാരനെ എം എയുടെ സിലബസ് പഠിപ്പിക്കാൻ പറ്റത്തില്ല. അതുപോലെ ഇവിടെ യോഗ്യത വേണം. ആ സിലബസിന് ഗ്രഹിക്കുന്നതിനുള്ള യോഗ്യത എത്തിയാലേ അത് പറഞ്ഞാൽ മനസ്സിലാകത്തുള്ളൂ. അതിന് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എന്ന് പറഞ്ഞ് ക്ലാസ്സുകൾ പഠിച്ച് പഠിച്ച് പഠിച്ച് പോകണം. അങ്ങനെ എങ്ങനെ മനസ്സിലാകും? അപ്പം അവിടെയൊക്കെ യോഗ്യത ആവശ്യമാണ്. ഇവിടെ യോഗ്യത ഇല്ലാതെ ഇതെങ്ങനെ തിരിയും? അതുകൊണ്ട് ഈ പ്രമ ഉണ്ടാകുന്നു, ബോധം ഉണ്ടാകുന്നു എന്നൊക്കെ പറയുന്നിടത്ത് പറഞ്ഞില്ലെങ്കിലും നമ്മൾ ധരിച്ചോണം യോഗ്യത അന്തർലീനമാണ്. അങ്ങനെ ഒരാളെ വെച്ചുകൊണ്ടാണ് ഈ പറയുന്നതൊക്കെ. എന്താണ് കസ്തർക്ക് ഭൗതഹ പ്രദ്വേഷം? നിങ്ങൾക്ക് എന്തിനാ ഈ വിദ്വേഷം? എന്തിനാ നിങ്ങൾ വാശി പിടിക്കുന്നത്? തത്വമസി എന്ന് പറയുന്ന വാദം കേട്ട് ഈ ശബ്ദത്തിൽ നിന്ന് ബോധം ഉണ്ടാകത്തില്ല എന്നുള്ള ഈ വാദം നടത്തിക്കൊണ്ടിരിക്കുന്ന എന്തിനാ? ബ്രഹ്മേകുത്വ പ്രത്യ പ്രമാ പ്രത്യക്ഷാം പുർവദീഷു പുൻഷസ്സു ഉപലഭ്യമാനാസു. അങ്ങനെയുള്ള ഉപനിഷത്തുകൾ ധാരാളമുണ്ട്. എന്താ ബ്രഹ്മേകത്വ പ്രത്യ പ്രമേ? അത് പ്രത്യക്ഷമാക്കുന്നു എന്ന് വെച്ചാൽ കേൾക്കുന്നവന് സ്വാനുഭവമാക്കുന്നു. കേൾക്കുന്നവന് ബോധ്യം വരുന്നതെന്നാൽ താൻ സത്യദാനന്ദ സ്വരൂപനാണ്, താൻ സത്താണ്, സർവംഗന്യതം ബ്രഹ്മ. ഇത്തരത്തിലുള്ള ബോധത്തെ ഉണ്ടാക്കുന്ന ഉപനിഷസ്സു ഉപലഭ്യമാനാസു നൂറുകണക്കിനുണ്ട്. ഒരു ഒന്നല്ല, തത്വസി മാത്രമാണ്. നൂറുകണക്കിന് ഉപനിഷത് വാക്യങ്ങളുള്ളപ്പോ ഇങ്ങനൊരു ബോധം ഉണ്ടാകത്തില്ല എന്നുള്ള വാശി പിടിക്കുന്നതിന് ശ്രോതാവിന് ആ ബോധത്തെ ഉണ്ടാകുന്നു. ഇനി കേൾക്കാത്തവന് ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് നമ്മുടെ കുറ്റം. അത് മനസ്സിലാക്കുന്നതിനുള്ള യോഗ്യത ഇല്ലാത്തവന് ബോധം ഉണ്ടാകുന്നില്ലെങ്കിൽ അത് ആടി കുറ്റമാണ്. അത് എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും അത് തുല്യമാണ്, സമാനമാണ്. ഇതിൽ മാത്രം നിങ്ങൾ എന്തിനാ? ബാക്കിയുള്ള ഒരു മാനദണ്ഡം സ്വീകരിക്കുമ്പോൾ അതെല്ലാത്തിനും ഒരുപോലെ ആയിരിക്കില്ലേ? മറ്റേത് വിഷയങ്ങളെ സംബന്ധിച്ച് ഈ മാനദണ്ഡങ്ങളെ നിങ്ങൾ അംഗീകരിക്കുന്ന എന്താണോ ഒരു വിഷയം നിങ്ങളെ ബോധിപ്പിച്ചാൽ കേൾക്കുന്നവനെ ബോധ്യമാകും, കേൾക്കാത്തവൻ ബോധ്യമാകത്തില്ല. ആ വിഷയത്തെ ഗ്രഹിക്കുന്നതിന് യോഗ്യത ഉള്ളവനെ അത് ഗ്രഹിക്കാൻ പറ്റും, അല്ലാത്തവന് ഗ്രഹിക്കാൻ കഴിയത്തില്ല. ഇത് ബോധന മാധ്യമത്തിൽ പൊതുവായി അംഗീകരിച്ചിരിക്കുന്ന മാനദണ്ഡമാണ്. അപ്പൊ ഇവിടെ അത് സ്വീകരിക്കാതിരുന്നല്ല, അങ്ങനെ ഇവിടെ അത് സ്വീകരിച്ചേ പറ്റും. അപ്പൊ നിങ്ങൾ ഇക്കാര്യത്തിൽ മാത്രം പ്രദ്വേഷം, ഇങ്ങനൊരു വാശി, ഇതിനോട് വിദ്വേഷം പിടിക്കുന്ന എന്തിനാണ്? പ്രതിഷേധ അനുപത്തേഹേ നിങ്ങളുടെ ഈ വാശിക്ക് ഒരർത്ഥവുമില്ല, പ്രതിഷേധം യുക്തമല്ല. കാര്യം മനസ്സിലാക്കാതെ സംസാരിക്കുകയാണ്. ശോകമോഹാതെ നിവർത്തിച്ച പ്രത്യക്ഷാം ഫലം ബ്രഹ്മേകത്വ പ്രതിപത്തി പാരമ്പര്യജനിതം ഇത്യഭോചാമ പറയുന്നു. ഞാനിത് എത്രയോ സ്ഥലത്ത് പറഞ്ഞു കഴിഞ്ഞാണ്. ഇവിടെ ബ്രഹ്മേകത്വ പ്രതിപത്തി പാരമ്പര്യം എന്ന് പറയുന്നു. ഈ ബ്രഹ്മേകത്വ പ്രതിപത്തിയുടെ പരമ്പരയായി അടുത്ത നടപടി എന്താ സംഭവിക്കുന്നത്? ജനിതം ശോകമോഹാദി നിവൃത്തി, ശോകമോഹാദികളുടെ നിവൃത്തി ഉണ്ടാകുന്നു. അതെ, നമ്മൾ പറയുന്നില്ലേ കൃതകൃത്യത, പരമശാന്തി, നിർവൃതി, നിർവാണം, മുക്തി, ജന്മ നിവൃത്തി, സംസാര നിവൃത്തി, ഇങ്ങനെ ഒരുപാട് ഭാഷയിൽ പറയുന്നുണ്ട്. ഇത് ഇതിന്റെ പാരമ്പര്യം എന്ന് വെച്ചാൽ തുടർച്ച, ഇതിന്റെ തുടർച്ചയായ അനുഭവമാണ്, പ്രത്യക്ഷമായ ഫലമാണ്. രണ്ടു കാര്യങ്ങളാണ് ഇവിടെ പ്രത്യക്ഷമെന്ന് പറയുന്നത്. ഒന്ന്, തത്വമസി എന്ന ആ ഉപദേശത്തിൽ നിന്ന് അവന് താൻ സത്താണ്, സച്ചിദാനന്ദമാണെന്നുള്ള ബോധം വരുന്നു. ഇതിന്റെ തുടർച്ച എന്താണ് സംഭവിക്കുന്നത്? ഈ ബോധത്തെ തുടർന്ന് അവിടെ ശോകനിവൃത്തി, ശോകമോഹാദി നിവൃത്തി. എങ്ങനെയാണോ ആ ബോധം പ്രത്യക്ഷമെന്ന് പറയുന്നു, ബോധം പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ എന്താ, ആരാണോ ഈ വാക്യം കേൾക്കുന്നത് കേൾക്കുന്നവന് ആ ബോധം ഉണ്ടാകും. ഞാൻ സച്ചിദാനന്ദനാണോ, സത്താണോ, ഇതിന് പ്രത്യക്ഷമെന്ന് പറയുന്നു. ഞാൻ പറഞ്ഞു ഇവിടെ പ്രത്യക്ഷം എന്ന് പറഞ്ഞാൽ അങ്ങനെ മനസ്സിലാക്കണം. പ്രത്യക്ഷം എന്ന് വെച്ചാൽ ആ ശ്രോതാവിനുണ്ടാകുന്ന അനുഭവം, ശ്രോതാവ് അല്ലാത്തവനും ഉണ്ടാകാത്ത ആണത്. ശ്രോതാവിനെ ഉണ്ടാകും, അല്ലാത്തവനുണ്ടാകാത്ത ഇതൊരനുഭവം. ഇതിന്റെ പാരമ്പര്യം, ഇതിന്റെ തുടർച്ചയായി വരുന്നത് എന്താണോ, അടുത്ത് വരുന്ന എന്താണോ അടുത്ത അനുഭവം, ഇതിന്റെ ഫലമായി വരുന്ന അനുഭവം എന്താണ്? ശോകമോഹാദി നിവൃത്തി, ശോകമോഹങ്ങളുടെ എല്ലാം നിവൃത്തി. അതങ്ങനെ ഒരു ശോകമോഹ നിവൃത്തി. കാരണം രാമനാണ് ശോകവും മോഹവും ഒക്കെ ഉള്ളത്. രാമൻ ഈ ശരീരത്തോടുകൂടിയിരിക്കുന്നവൻ, ഈ ശരീരത്തിൽ അഹം കൊണ്ട് താതാത്മ്യപ്പെട്ടിരിക്കുന്നവൻ, ശരീരത്തോടുകൂടിയ കൂടി തന്നെ ഞാനെന്നറിയുന്നവൻ, അവനിലാണ് ശോകമോഹങ്ങളെല്ലാം. സത്ത് എന്ന് ബോധിപ്പിക്കുമ്പോൾ താൻ സത്താണെന്ന് ബോധിച്ചാൽ അടുത്ത് സത്തായിരിക്കുന്ന തന്നിൽ ശോകമോഹങ്ങൾ എവിടെ? തന്നിൽ ശോകമോഹങ്ങളില്ല എന്നുള്ളതും അനുഭവമാണ്, അതും ബോധമാണ്, അതും അറിവാണ്. അങ്ങനെ അറിയും, അതാണ് അതിന്റെ ഫലം. അതാണ് പറഞ്ഞു പാരമ്പര്യം, പാരമ്പര്യജനിതം. അത് അങ്ങനെ ഒരു അറിവുണ്ടായല്ലേ പറ്റും. താൻ രാമനാണെന്ന് കരുതിയിരുന്നിടത്തോളം കാലം തന്നിൽ ശോകമോഹങ്ങളെല്ലാം ഉണ്ടെന്ന് അറിയുന്നു. സ്പഷ്ടമായി ഞാൻ സുഖിയാണ്, ദുഃഖിയാണ്, ഇതിനറിയുന്നു, ഞാൻ മൂഢനാണ്. പക്ഷെ എപ്പോഴാണോ താൻ സത്താണെന്ന് ബോധിച്ചത്, അങ്ങനെ ബോധിച്ചു കഴിഞ്ഞാൽ താൻ സത്താണ്, പിന്നെ അവിടെ താൻ സുഖിയാണ്, ദുഃഖിയാണ്, മൂഢനാണെന്ന് എങ്ങനെ വരും? എങ്ങനെ ഒരു ബോധം ഉണ്ടാകും? ഉണ്ടാകത്തില്ല. മറിച്ച് സത്തായ തന്നിൽ, സസ്വരൂപനായ എന്നിൽ ശോകമോഹമൂഢതകളില്ല എന്നുള്ള ഒരു അറിവുണ്ടാകും. രണ്ടും കൂടെ സംഭവിക്കുന്നു, താൻ സത്താണെന്നറിയുക, പിന്നെ തന്നിൽ ശോകമോഹങ്ങൾ ഉണ്ടെന്നറിയുക. രണ്ടും സംഭവിക്കത്തില്ല. ഈ പറയുന്നത് അറിവിനെ കുറിച്ചാണ്. നമ്മൾ ധരിക്കുന്ന അറിവ് വേറെ, അനുഭവം വേറെ എന്നാണ്. അത് നമ്മുടെ ഒരു മൂഢതയാണ്. അറിവെന്ന് പറഞ്ഞാലും അനുഭവം എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ, അനുഭൂതി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെ. എന്തുകൊണ്ട്? അറിവ് അതിനെ കുറിച്ച് എന്താ പറയുന്നത് ഇവിടെ അദ്വൈതത്തിൽ? യത് സാക്ഷാത് അപരോക്ഷ ബ്രഹ്മ. അറിവെന്ന് പറയുന്നത് അപരോക്ഷ സ്വരൂപമാണ്. അതിന് രണ്ട് സ്വഭാവമില്ല. നിങ്ങളതിന് പല സ്വഭാവം പറയുന്നതാണ്, അറിവ്, അനുഭൂതി, അനുഭവം, ഇങ്ങനെയൊക്കെ പലത് പറയും. അറിവിന് പല സ്വഭാവമല്ല, പല ഗുണം കാണിക്കുന്ന ഒന്നില്ല. അറിവിന് ഏക രൂപയുണ്ട്. എന്താണ് നിസാക്ഷാത് അപരോക്ഷ? അനുഭവം ഏകരൂപമാണ്, പല രൂപം അതിനകത്തില്ല. അതുകൊണ്ടാണ് അതിനെ പറയുന്നത് നിർവികാരിയാണ്. ഭാഷകാരൻ പറയും ഏകരസം, ഏകസ്വഭാവം എന്ന് പറയും. പിന്നെ നമ്മൾ ഈ ഇതൊക്കെ പറയുന്ന എന്തുവാണ്? അത് അവന് അറിവുണ്ട് പക്ഷെ അനുഭവമില്ല എന്നൊക്കെ പറയും. അത് നമ്മൾ പറയുന്ന അറിവിനെ കുറിച്ചാണ് പറയും, വിഷയങ്ങളെ സംബന്ധിച്ചാണ്. ആ വിഷയങ്ങളെ ആശ്രയിച്ചാ പറയും, അറിവിനെ സംബന്ധിച്ചല്ല. അദ്വൈതം എന്ന് പറയുന്നത് ബോധിപ്പിക്കുന്ന അറിവിനെയാണ്, ആ വിഷയങ്ങളെയാണ്. വിഷയങ്ങളെ സംബന്ധിച്ച് പറയുന്നിടത്ത് മാത്രമേ നമുക്ക് അറിവ്, അനുഭവം, അനുഭൂതി ഇങ്ങനെ വേർതിരിക്കാൻ പറ്റൂ. അദ്വൈതത്തിൽ അങ്ങനെ ഒരു വേർതിരിവ് സാധ്യമല്ല. അദ്വൈത ബോധത്തിൽ അങ്ങനെ ഒരു വേർതിരിവില്ല. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പൊ അമേരിക്കയെ കുറിച്ച് പറയുന്നു, കേട്ടു, ഞാനിതുവരെ പോയിട്ടില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം പറയാം, എന്താണോ അമേരിക്ക എന്ന് പറയുന്നത് ഒരു അറിവാണ്. എന്തിനെ ആശ്രയിച്ചിരിക്കുന്നു? ആ വിഷയത്തെ ആശ്രയിച്ചിരിക്കുന്ന കാര്യമാണ്. ശരി, അമേരിക്ക പോയി കഴിഞ്ഞാൽ പറയും അത് അനുഭവമാണ്. അതെന്തിനെ ആശ്രയിച്ചു? വിഷയത്തെ ആശ്രയിച്ചു, മറിച്ച് അനുഭവത്തെ ആശ്രയിച്ചിട്ടില്ല. അറിവായാലും അനുഭവമായാലും അറിവിന് മാറ്റമൊന്നും വരുന്നില്ല. പക്ഷെ വിഷയത്തിന് മാറ്റമാണ്. വിഷയം, വിഷയത്തിന്റെ സാമീപ്യം, ഇന്ദ്രിയങ്ങളും വിഷയവുമായിട്ടുള്ള ബന്ധം, ഈ കാര്യങ്ങളിലൊക്കെ മാറ്റം വരുന്നു. അറിവിനെന്തെങ്കിലും മാറ്റം വരുന്നു? അറിവ് അതിനെ ആശ്രയിച്ച് നിൽക്കുന്ന ഒന്നല്ല. അറിവ് സദാ ഏകരൂപത്തിൽ നിൽക്കുന്നതാണ്. അങ്ങനെ ഒരു അറിവിനെയാണ്, ഏകസ്വഭാവം ഏകരസം ആയിട്ടുള്ള ഒരു അറിവിനെയാണ് ബോധിപ്പിക്കുന്നത്. ആ അറിവിനെ കുറിച്ചുള്ള ബോധത്തിൽ പരോക്ഷം അപരോക്ഷം ഇങ്ങനെയുള്ള വ്യത്യാസങ്ങളൊന്നുമില്ല. വിഷയത്തെ ആശ്രയിച്ച് വരുന്ന ബോധങ്ങളിൽ പരോക്ഷം അപരോക്ഷം എന്നെല്ലാം നമ്മൾ പറയുന്നത് ആ വിഷയത്തിന്റെ തലത്തിലാണ്, അതും അറിവിന്റെ തലത്തിലല്ല. അതുകൊണ്ട് ഇവിടെ ശോകമോഹ നിവൃത്തി പ്രത്യക്ഷമാണ് എന്നാണ് പറയുന്നത്. അനുഭവമാണ്, അറിവാണ്. ആരുടെ അറിവ്? ശ്രോതാവിന്റെ അനുഭവം. അവിടെ ചോദിക്കും, സാധാരണ ചോദിക്കുന്ന ഒരു ചോദ്യം, പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യം, പലതവണ മറുപടി പറഞ്ഞ ചോദ്യം, എന്നാലും വീണ്ടും ചോദിക്കും. അങ്ങനെ തത്വമസി എന്ന് കേട്ടു, ബോധമുണ്ടായി. ആ ബോധമുണ്ടാകുന്നവനിൽ വീണ്ടും ശോകമോഹങ്ങൾ അനുവർത്തിക്കുന്നില്ലേ എന്ന് ചോദിക്കും. ഇവിടെ പറയുന്നത് എന്താണ്? ശോകമോഹങ്ങളുടെ നിവൃത്തിയാണ്. ഇവിടെ എന്താ ചെയ്യുന്നത് പറഞ്ഞു. അതാണ് ഞാൻ പറഞ്ഞത്, ഇവിടെ ബോധം എന്ന് പറയുന്നത് ശ്രോതാവിന്റെ ബോധത്തെ കുറിച്ചാണ് പറയുന്നത്, അന്യന്റെ ബോധത്തെ കുറിച്ചല്ല. തത്വമസി എന്നുള്ള ബോധം ഉണ്ടായാലും വീണ്ടും അവിടെ ശോകമോഹങ്ങളുടെ നില എന്ന് പറയുന്നത് ഇത് സംശയമാണ്, കേട്ടവന്റെ സംശയം. ഇവിടെ പറയുന്ന ആ സംശയം കൂടാതെയുള്ള ബോധത്തിലാണ്. അതിനെക്കുറിച്ച് അവിടെ പറയുന്നു. നേരത്തെ ഭാഷകാരൻ പറഞ്ഞല്ലോ, ദൃഢമായ ബോധം, ആ ബോധത്തെ കുറിച്ചാണ് പറയുന്നത്. അങ്ങനെ ഒരു ബോധത്തിൽ ശോകമോഹ നിവൃത്തിയെ കുറിച്ച് സംശയം ഉണ്ടാകുന്നില്ല. സംശയമുള്ള ബോധം അതിനല്ല, അതിന് പ്രത്യക്ഷമെന്നല്ല പറയുന്നു, അതിന് സംശയമെന്ന് പറയും, അജ്ഞാനമെന്ന് പറയും, വിപര്യമെന്ന് പറയും. അപ്പോൾ അവിടെ നിന്നാണ് ചോദ്യം. അപ്പോൾ ബോധം അതിന് സംശയമുണ്ടെങ്കിൽ അത് ദൃഢബോധമല്ല എന്നർത്ഥം. അവിടെ ആണ് ശോകമോഹ നിവൃത്തിയെക്കുറിച്ച് പറയുന്നത്. അതുകൂടെ അസുഖത്തിലൂടെ പാരമ്പര്യം എന്ന് പറയുന്നത് ആ ബോധത്തെ തുടർന്ന് വരുന്ന ബോധം എന്നുള്ള അർത്ഥത്തിലാണ്. അത് വ്യാഖ്യാതാവിന് ചെറിയൊരു ആശയക്കുഴപ്പം വന്നെങ്കിലും ആ വ്യാഖ്യാനവും ഉപകാരമാണ്. ഏകത്വ പ്രതിപത്തി ആപാദീന ജായത്തെ സഹജ വിചാരം പ്രയുജ്യ മനനാദിത്വരാതിഭവതി സപ്നരശേഷം ശോകാദി അപനയതീതി പാരമ്പര്യജനിതം ഫലമിന്റെ ദൃഷ്ടവ്യം. ഈ പാരമ്പര്യത്തെ ഇവിടെ വ്യാഖ്യാതാവ് പറയുന്നത് സൂക്ഷ്മമായ വ്യത്യാസമാണ്. പക്ഷെ അത് പ്രയോജനമാണ്, ഭാഷകാരന്റെ താല്പര്യം അല്ല, എന്നാലും അതും അർത്ഥമുള്ളത് തന്നെയാണ്. ശകടം പിഴച്ചിട്ടുണ്ടെങ്കിൽ വ്യാഖ്യാതാവ് പറയുന്നത് എന്താണ്? ഇപ്പൊ ഞാൻ അവസാനം പറഞ്ഞു നിർത്തിയ കാര്യം, അതായത് ശ്രവണ മനനങ്ങളിലൂടെ അതിന്റെ ബോധത്തിൽ ശോകമോഹാദികൾ ഇല്ല, അവിടെ അത്തരം ചോദ്യങ്ങളില്ല. ചോദ്യങ്ങളുടെ തലം ഒന്ന്, ശോകമോഹാദി നിവൃത്തിയുടെ തലം മറ്റൊന്ന്. അങ്ങനെ അതിനെ വേർതിരിക്കാം. ഭാഷ്യകാരം ഉദ്ദേശിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അങ്ങനൊരാൾക്ക് ബോധമുണ്ടായാൽ ആ ബോധത്തെ തുടർന്ന് അവിടെ ശ്രവണമനനങ്ങളൊന്നുമല്ല, ബോധത്തെ കുറിച്ച് പറയുന്നു. അനന്തരമായ ബോധം എന്ന് പറയുന്നതാണ് തന്നെ ശോകമോഹാദികളെല്ലാം എന്നുള്ളതാണ് ഭാഷകാരം പറയുന്നത്. ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്.